ഗുരുസ്മരണയോടുകൂടി ശ്രീമദ് ഭഗവത്ഗീത ശാങ്കരഭാഷ്യം രണ്ടാമധ്യായം 21-ാം ശ്ലോകം. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജ്ഞാനിക്ക് കർമ്മം വിധിച്ചിട്ടില്ല, ജ്ഞാനിയിൽ കർമാഭാവമാണുള്ളത്. അതാണ് ചർച്ച ചെയ്തത്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം വന്നു, അതാണെങ്കിൽ വിദ്യ കർമ്മം അജ്ഞാനിക്കാണെങ്കിൽ വിദ്യയും അജ്ഞനാണല്ലോ, എന്തുകൊണ്ട് ജ്ഞാനിക്ക് പിഷ്ടപേഷണവ വിദിത വിദ്യസ്യ ജ്ഞാനം നേടി ഒരു ജ്ഞാനിക്ക് വേണ്ടി പിന്നെ ജ്ഞാനം വിധിക്കേണ്ട കാര്യമില്ല. ജ്ഞാനവും അജ്ഞനാണ്, കർമ്മവും അജ്ഞനാണ്. അതിന് സമാധാനമായിട്ടാണ് ഇവിടെ പറഞ്ഞത്, ജിജ്ഞാസുവിന്റെ ചോദ്യത്തിന് സമാധാനമായിട്ട്. എന്ന അനുഷ്ഠേയസ്യ ഭാവ അഭാവ വിശേഷ ഉപപത്തി, ഒരിടത്ത് അനുഷ്ഠേയത്തിന്റെ ഭാവമുണ്ട്, മറ്റൊരിടത്ത് അനുഷ്ഠേയത്തിന്റെ അഭാവമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരിടത്ത് അനുഷ്ഠിക്കേണ്ടതായിട്ട് ചെയ്യേണ്ടതായിട്ട് ഒന്നുണ്ട്, മറ്റൊരിടത്ത് അങ്ങനെ ഒന്നില്ല. അതാണ് പറയുന്നത്, അഗ്നിഹോത്രാദി വിദ്യാർത്ഥ ജ്ഞാനോത്തരകാലം അഗ്നിഹോത്രാദി കർമ്മ അനേക സാധനോപസംഹാരപൂർവകം അനുഷ്ഠേയം കർത്താഹം മമ കർത്തവ്യം ഇത്യേകം പ്രകാരക വിജ്ഞാനവതോ അവിദുഷ യഥാ അനുഷ്ഠേയം ഭവതി നതു തഥാ ന ജായതി ഇത്യാദി ആത്മസ്വരൂപ വിദ്യാർത്ഥ ജ്ഞാന ഉത്തരകാല ഭാവി കിഞ്ചിത് അനുഷ്ഠേയം ഭവതി കിന്തു നാഹം കർത്ത നാഹം ഭോക്ത ഇത്യാദി ആത്മീകത്വ അകർത്തൃത്വാദി വിഷയജ്ഞാനാദ് അന്യത്ന ഉത്പദ്യതേ ഇത്യേഷ വിശേഷ ഉപപദ്യതേ. അജ്ഞന്റെയും ജ്ഞാനിയുടെയും അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. അഗ്നിഹോത്രാദി വിദ്യാർത്ഥ ജ്ഞാന ഉത്തരകാലം, അഗ്നിഹോത്രം തുടങ്ങിയ കർമ്മങ്ങളെ വിധിക്കുന്ന വിധി, അതിന്റെ അർത്ഥജ്ഞാനം. അതിന്റെ അർത്ഥം ഞാൻ എപ്പോഴാണ് ഉണ്ടാകുന്നത്? വേദ അധ്യയനം ചെയ്യുന്നു, അത് കഴിഞ്ഞ് പൂർവമീമാംസ അത് വിചാരം ചെയ്യുന്നു. പൂർവമീമാംസയുടെ വിചാരത്തിൽ നിന്ന്, ജൈമിനീയ ശാസ്ത്രത്തിന്റെ വിചാരത്തിൽ നിന്നും ഗുരുവിന് ബോധമുണ്ടാകുന്നു. എന്താണ് അഗ്നിഹോത്രാദി വിദ്യാർത്ഥ ജ്ഞാനം? അതുണ്ടാകുന്നു. അഗ്നിഹോത്രാദി അഗ്നിഹോത്രം ജുഹൂയാത് തുടങ്ങിയ വിധികളുണ്ട്, വേദവിധികൾ. ആ വിധികളുടെ അർത്ഥജ്ഞാനം ഉണ്ടാകും. അതാർക്കാണ്? വൈദിക വർണ്ണ ആശ്രമ വ്യവസ്ഥയനുസരിച്ച് ജീവിച്ചിരുന്നവരെ കുറിച്ച് പറയണം. ഇന്നുള്ള മനുഷ്യന്റെ കാര്യമല്ല ഇത് പറയുന്നത്, 10,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവരുടെ കാര്യം പറയണം. അവർക്കെന്ത് വരുന്നു? അഗ്നിഹോത്രാദി വിദ്യാർത്ഥജ്ഞാന ഉത്തരകാലം. ആ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുശേഷം അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അവരനുഷ്ഠിക്കുന്നു. എങ്ങനെയുള്ളതാണ്? അനേക സാധന ഉപസംഹാരപൂർവകം. അക്കർമ്മം അനുഷ്ഠിക്കുന്നതിന് അനേക സാധനങ്ങൾ ആവശ്യമുണ്ട്. ഒരുവിനത്തരൊരു കർമ്മം അനുഷ്ഠിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ട, ആ ഹോമം അനുഷ്ഠിക്കുന്നതിന് വേണ്ട സാധനങ്ങളെല്ലാം സംഭരിക്കണം. അതാണ് അനേക സാധന ഉപസംഹാരപൂർവം. അനേക സാധനങ്ങളുടെ ഉപസംഹാരം അതെല്ലാം സ്വീകരിച്ച് അനുഷ്ഠേയം അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്നു. അത് കർത്തവ്യമായിരിക്കുന്നു. അനുഷ്ഠേയം കർത്തവ്യമായിരിക്കുന്നു. ഏത് വൈദിക കർമ്മങ്ങൾ അത് ചെയ്യുന്നവനോ കർത്താഹം, അവനങ്ങനെ ഒരു സങ്കല്പം വേണം. വൈദിക കർമ്മം അനുഷ്ഠിക്കുമ്പോൾ ഞാനിത് ചെയ്യുന്നവനാണ്, മമ കർത്തവ്യം ഇതെന്റെ കർത്തവ്യമാണ്, ഇത്യേവം പ്രകാരക വിജ്ഞാനവതോ, ഇത്യേവം പ്രകാരക ഇത്തരത്തിലുള്ള വിജ്ഞാനവതോ അറിവുള്ളവൻ. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ കർമ്മത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനം, അതാണ് വിജ്ഞാനം. ആത്മജ്ഞാനമൊന്നുമല്ല. ഇപ്പൊ വിജ്ഞാനം തുടങ്ങിയ ശബ്ദങ്ങളെല്ലാം ഓരോ സന്ദർഭത്തിലും ഓരോ അർത്ഥത്തിൽ ഉപയോഗിക്കും, നമ്മളത് മനസ്സിലാക്കിക്കോളും. ചില സന്ദർഭത്തിൽ അത് ഗീതയിൽ തന്നെ ഇനി ഭാഷകാരടുത്ത് വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അനുഭവജ്ഞാനം എന്ന് വ്യാഖ്യാനിക്കും. അതുകൊണ്ട് എല്ലായിടത്തും ആ ശബ്ദം കണ്ടുകഴിഞ്ഞാൽ ഒരർത്ഥം എടുക്കരുത്. ഇവിടെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ കർമ്മജ്ഞാനം. മീമാംസകരുടെ ഭാഷയിൽ പറഞ്ഞ സപരികര കർമ്മജ്ഞാനം, അതായത് ഒരു കർമ്മത്തെ സംബന്ധിച്ച എല്ലാ പൂർണമായിട്ടുള്ള ജ്ഞാനം. വിജ്ഞാനം എന്നുള്ള ശബ്ദത്തിന് പൊതുവെ പൂർണമായ ജ്ഞാനം എന്നാണ്, ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള പൂർണമായ ജ്ഞാനം, അതിനാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. ഇവിടെ കർമ്മത്തെ സംബന്ധിച്ചുള്ള എന്താ, ആരാണ് അതിന്റെ അധികാരി, എന്താണ് അതിന്റെ ഫലം, കർമ്മത്തിന്റെ ഉപായങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ അധിഷ്ഠം, ആ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന സംസ്കാരം വരെ ഉള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള പൂർണമായ ജ്ഞാനമുള്ള അവിദുഷ അജ്ഞന യഥാനുഷ്ഠേയം ഭവതി, ഇത് കർത്തവ്യമായിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കർമ്മം വൈദിക കർമ്മം അത് അജ്ഞനാണ് അനുഷ്ഠേയമായിരിക്കുന്നത്. അവന്റെ അജ്ഞത എന്താണ്? അതാണ് ഇവിടെ കാണിച്ച് കർത്താഹം, ഞാൻ ഈ കർമ്മം ചെയ്യേണ്ടവനാണ്, മമ കർത്തവ്യം ഇതെന്റെ കർത്തവ്യമാണ്, എന്റെ വർണ്ണധർമ്മം അനുസരിച്ച് എനിക്ക് വന്നു ചേരുന്നതാണ്, ഇങ്ങനെയെല്ലാം കരുതുന്നു. മറിച്ചാണെങ്കിലോ അന്നത്ത് തഥ അപ്രകാരമാണ് ആ ജ്ഞാനിയുടെ അനുഭവം ഇത്യാദി ആത്മസ്വരൂപ വിദ്യാർത്ഥം. ഇത്യാദി ആത്മസ്വരൂപ വിദ്യാർത്ഥം, ആത്മാവിന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ, അത് എന്റെ അർത്ഥം ഞാൻ ഉണ്ടായതിനേയും എന്ന ഭവതി. പിന്നീട് അനിഷ്ഠേയമായിട്ടൊന്നുമില്ല, വാക്യം ശ്രവിച്ചു കഴിഞ്ഞാൽ അവിടെ അനിഷ്ഠേയമായി കർത്തവ്യമായി ഒന്ന് ശേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? കഴിഞ്ഞ ദിവസം നമ്മളിത് ചർച്ച ചെയ്തതാണ്. ആർക്കാണോ കർത്തൃത്വ ബോധമുള്ളത് അവിടെ മാത്രമേ കർത്തവ്യമുള്ളൂ. ഞാൻ ചെയ്യുന്നവനാണ്, എനിക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ബോധമുള്ളവനാണ് അനിഷ്ഠേയമായി കർത്തവ്യമായി എന്തെങ്കിലും ശേഷിക്കുന്നത്. ആർക്കാണോ ഈ ആത്മബോധക വാക്യങ്ങൾ ശ്രവിച്ച് താൻ അകർത്താവാണ് എന്നുള്ള ബോധമുണ്ടാകുന്നു, അവർക്ക് പിന്നീട് കർത്തവ്യം ഒന്നുമില്ല. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയാം, പിന്നീട് അവർ ചെയ്യുന്നതൊന്നും കർത്തവ്യമല്ല, കർത്തവ്യമായി ചെയ്യുന്നില്ല. ഒന്നുകിൽ കർത്തവ്യമില്ലെന്ന് പറയാം, അല്ലെങ്കിൽ ചെയ്യുന്നത് കർത്തവ്യമല്ല. എന്തുകൊണ്ട്? കിന്തു അടുത്ത് പറയുന്നു, മറിച്ച് നാഹം കർത്ത നാഹം ഭോക്ത, ഞാൻ കർത്താവല്ല ഭോക്താവല്ല. ഒരുത്തനെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് പ്രധാനമായ കാര്യങ്ങൾ ഇത് രണ്ടുമാണ്. ഒന്നെന്താണ്? അഹം കർത്ത, ഞാൻ ചെയ്യുന്നവനാണ്. അതോടൊപ്പം അഹം ഭോക്ത, ഞാൻ ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നവനാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതായത് കർമ്മം ചെയ്യുന്നവനറിയാം, ശരീരത്തിൽ നിന്ന് ഭിന്നമായി ഒരാത്മാവുണ്ട്, ആത്മാവിൽ ഇവിടെ പ്രവർത്തിക്കുന്നു, മരണശേഷം ആത്മാവ് ആ പ്രവൃത്തിയുടെ ഫലത്തെ അനുഭവിക്കുന്നു. ഇത്രയും ബോധമുള്ള ഒരുവനെ കർമ്മം കർത്തവ്യമായി അനിഷ്ഠേയമായി അനുഭവപ്പെടുത്തുള്ളൂ, അങ്ങനെയുള്ള അജ്ഞന. മറിച്ച് ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നജായതേ എന്നുള്ള ബോധം ഉണ്ടാകുന്നുണ്ട്, താൻ കർത്താവല്ല താൻ ഭോക്താവല്ല എന്നറിയുന്നുണ്ട്. ഇത്യാദി ആത്മഏകത്വ അകർത്തൃത്വാദി വിഷയജ്ഞാനാ, ജ്ഞാനിക്കുണ്ടാവുന്ന എന്താണ് ബോധം? ആത്മഏകത്വം, ആത്മാവിന്റെ ഏകത്വം, ജീവാത്മ പരമാത്മ ഏകത്വം, ജീവേകത്വം, അകർത്തൃത്വം, അഭോക്തൃത്വം തുടങ്ങിയ വിഷയങ്ങളാണ് അയാൾ അറിയുന്നത്. ഇത്തരം വിഷയജ്ഞാനാ, അയാളുടെ അറിവിന് വിഷയമായിരിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ്. അന്യത്, നേരത്തെ പറഞ്ഞ കർത്താവും മമ കർത്തവ്യം, അതാണ് അന്യത്. ന ഉത്പദ്യതയെ, അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുന്നില്ല. ഇത്യേഷ വിശേഷ ഉപപദ്യതയെ, അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ ശ്രവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നീട് അനുഷ്ഠിക്കേണ്ടി വരുന്ന മനന നിധിധ്യാസനങ്ങളും അവിടെ അനുഷ്ഠേയമല്ല, കർത്തവ്യമല്ല. അതൊന്നും എന്തുകൊണ്ട്? അയാൾ ആത്മാവിനെ അറിയുന്നത് അകർത്തവമായിട്ടാണ്. തുടർന്ന് അയാൾ ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നതും അകർത്താവും അഭോക്താവുമായിട്ടാണ്. അപ്പോൾ അവിടെയൊന്നും അയാൾ കർത്തവ്യമില്ല. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് നമുക്ക് സംശയം ഉണ്ടാകും. അതും കഴിഞ്ഞ ദിവസം വിശദീകരിച്ചാണ്. അപ്പോൾ ആത്മീയ സാധനകളിൽ പിന്നെ കർത്തൃത്വ ബുദ്ധി വരത്തില്ലായിരുന്നു, അത് വരുന്നില്ല എന്നർത്ഥം. അതിനെയും വിശദീകരിക്കും. യപുനഃ അടുത്ത ഭാഷയത്തിൽ കർത്താഹം ഇതി വേത്തി ആത്മാനം തസ്യ മമ ഇതം കർത്തവ്യം ഇതി അവശ്യം ഭാവിനി ബുദ്ധി സ്യാത് തദപേക്ഷയ സോ അധികൃതയേതേ ഇതി തം പ്രതി കർമാണി സംഭവന്തി. യപ്പുന കർത്താഹം ഇതി വേത്തി ആത്മാനം, ഏതൊരു വൈദികനാണോ ആത്മാവിനെ കർത്താഹം എന്നറിയും. അതും പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഈ കർത്താഹം ഭോക്താഹം എന്നെല്ലാം പറയുന്നത് വൈദിക കർമ്മങ്ങളുടെ സന്ദർഭത്തിലാണ്. ലൗകിക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്കാർക്കും ഞാൻ കർത്താവാണ് എന്ന് അല്ലെങ്കിൽ ഞാൻ ഭോക്താവാണെന്നൊന്ന് സങ്കല്പിക്കേണ്ടി വരുന്നില്ല. അത് സഹജമായ വാസന പ്രേരണ അനുസരിച്ച് പ്രവൃത്തി നടന്നുള്ളൂ. അവിടെ നിന്ന് നമ്മൾ ആദ്യം ഞാൻ കർത്താവാണെന്ന് സങ്കല്പിക്കുക, പിന്നെ പ്രവൃത്തി ചെയ്യുക, അതൊന്നും നടക്കുന്നില്ല. പ്രവർത്തിക്കുന്നു അത്രമാത്രം, ഞാൻ പ്രവർത്തിക്കുന്നു, അങ്ങനെ ഒരു ബോധത്തിൽ പ്രവർത്തിച്ചു പോകുന്നു. വൈദിക കർമ്മത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല, അവിടെ അങ്ങനെ ഒരു സങ്കല്പം തന്നെ വേണം. പ്രത്യേകിച്ച് കർമ്മത്തിന്റെ അംഗമാണ് ഞാൻ ഈ കർമ്മം ചെയ്യുന്നു. കർമ്മത്തിൽ ഒരാൾ ദീക്ഷിതനാകുമ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു സങ്കല്പം വേണം. അതോടൊപ്പം തന്നെ അയാൾ ബോധപൂർവ്വം സങ്കല്പിക്കുന്നു. ലൗകികമായ സാധാരണ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ കർത്തൃത്വ ഭോക്തൃത്വ ബോധമുണ്ട് വ്യക്തിക്ക്, പക്ഷെ അയാൾ ബോധപൂർവ്വം സങ്കല്പിക്കുന്നതല്ല. ഇവിടെ പറയുന്നത് ആ ബോധപൂർവമായിട്ടുള്ള സങ്കല്പത്തെയാണ് മുഖ്യമായി പറയുന്നത്. യപ്പുന കർത്താഹം ഇതി വേത്തി ആത്മാനം, അങ്ങനെ വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? ഞാൻ കർത്താവാണെന്ന് കരുതുന്നു. തസ്യ മമേദം കർത്തവ്യം ഇതി അവശ്യം ഭാവിനി ബുദ്ധി സ്യാ തദപേക്ഷയ സ്വ അധിക്രിയതയിതി തം പ്രതി കർമാണി സംഭവന്തി. അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മമേദം കർത്തവ്യം, ഇതെന്റെ കർത്തവ്യമാണെന്നുള്ള ബോധവും വേണം. അങ്ങനെ അയാൾ ബോധപൂർവ്വം സങ്കല്പിക്കണം, യാഗം എന്റെ കർത്തവ്യമാണ്, ഞാൻ സ്വർഗത്തെ കാമിക്കുന്നവനാണ്, അതുകൊണ്ട് ഞാനിതാ യാഗം ചെയ്യാൻ ആരംഭിക്കുന്നു എന്നുള്ള സങ്കല്പം യാഗത്തിന്റെ ഭാഗമായിട്ട് തന്നെയുണ്ട്. തസ്യ മമേദം കർത്തവ്യം ഇതി അവശ്യം ഭാവിനി ബുദ്ധി സ്യാ, അവശ്യം ഭാവിയായ ബുദ്ധിയുണ്ട് എന്നർത്ഥം. സാധാരണ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം അവശ്യം ഭാവിനിയായ ബോധപൂർവമായ ബുദ്ധിയുടെ ആവശ്യമില്ല, സഹജമായ പ്രവർത്തനങ്ങളിലൂടെ പ്രവൃത്തികൾ നടക്കും. തദപേക്ഷയാ, അതിനെ അപേക്ഷിച്ചിട്ടാണ് ഇവിടെ സ്വ അധിക്രിയതേ, അവൻ കർമ്മങ്ങളിൽ അധികാരിയായിത്തീരുന്നത്, കർമ്മം ചെയ്യുന്നതിനവൻ യോഗ്യനായിത്തീരുന്നത്. ഇതി തം പ്രതി കർമാണി സംഭവം, അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുവനെ സംബന്ധിച്ച് കർമ്മങ്ങൾ സംഭവിക്കുന്നു. കർമാണി സംഭവന്തി എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്തു തന്നെ തീരണം. എങ്ങനെയാണോ ഒരു സാധാരണ മനുഷ്യൻ സാധാരണ പ്രവൃത്തികൾ ചെയ്യുന്നത്, ഇതുപോലെ ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം കർമ്മങ്ങൾ ചെയ്തേ തീരും. ഒരു സാധാരണ മനുഷ്യന്, അതായത് വൈദിക സമ്പ്രദായം അനുസരിച്ച് ജീവിക്കാത്ത സാധാരണ മനുഷ്യർക്ക് കർമ്മങ്ങൾ സഹജമായി തന്നെ പ്രവർത്തിക്കുന്നു. ഇതേ രീതിയിൽ ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം കർമ്മങ്ങൾ സഹജമായി തീരുന്നു. അങ്ങനെ അയാൾ വേദം പഠിക്കുന്നു, പിന്നെ വേദത്തെക്കുറിച്ച് വിചാരം ചെയ്യുന്നു, ആത്മാവിനെ കുറിച്ച് അയാൾ അറിയുന്നു, അയാൾ സ്വാഭാവികമായിട്ടും താൻ കർമ്മം ചെയ്യേണ്ടവനാണെന്നറിയുന്നു. പിന്നീട് അയാൾ കർമ്മം ചെയ്തു തന്നെ തീരണം, അതിന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. സച്ച അവിദ്വാൻ, അങ്ങനെ ചെയ്യുന്നവൻ അവിദ്വാനാണ്. ഉപഭോക്തവെന്ന് വിജാനീത ഇതി വചന വിശേഷിതസ്യ വിദുഷ കർമ്മ ആക്ഷേപവചനാച്ച കഥം സപുരുഷ ഇതി ഉപഭോക്തവന വിജാനീത ഇതി വചന. അവൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. കർമ്മം ചെയ്യുന്നവൻ അറിയുന്നില്ല, അറിയാതെ അവൻ കർമ്മം ചെയ്യുന്നു. നായം ഹന്തിന ഹന്യത എന്നവൻ അറിയുന്നില്ല. മറിച്ച് അവൻ എന്താണ് അറിയുന്നത്? ഞാൻ ചെയ്യുന്നു, ഞാൻ ചെയ്യിപ്പിക്കുന്നു എന്നറിയുന്നു. മറിച്ചാണെങ്കിലോ വിശേഷിതസ്യ വിദുഷ, ഇവിടെ വിശേഷിച്ചു പറഞ്ഞത് വേദാവിനാശനം എന്ന് പറഞ്ഞ് വിശേഷിച്ചു പറഞ്ഞു. നജായതേ മ്രിയതേ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വിദ്വാന് കർമ്മ ആക്ഷേപവചന, കർമ്മത്തെ നിഷേധിച്ചിരിക്കുകയാണ്. നായം ഹന്തിന ഹന്യതേ, അവൻ ചെയ്യുന്നില്ല, ചെയ്യിപ്പിക്കുന്നില്ല. അർജുനന്റെ മനസ്സിലിരിക്കുന്ന സംശയത്തെ കണക്കിലെടുത്തുകൊണ്ട് അർജുനൻ കരുതുന്ന എന്താണ്? ഞാൻ ചെയ്യുന്നു, ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. രണ്ടിനിവിടെ നിഷേധിച്ചു. കഥം സപുരുഷ പാർത്ഥ വിധി നിഷേധിച്ചിരിക്കുകയാണ്. ഇവിടെ വ്യക്തമായി കാണിച്ചിരിക്കുകയാണ് വിദ്വാനും അവിദ്വാനും രണ്ടു കൂട്ടർക്കും ഒരുപോലെയല്ല കർമ്മത്തിന്റെ സ്ഥിതി. വിദ്വാനിൽ കർമ്മമില്ല, അവിദ്വാനിൽ കർമ്മമുണ്ട് എന്നാണ്. ഇവിടെ അവിദ്വാൻ അവിദ്വാൻ എന്ന് പറയുമ്പോഴും അജ്ഞനെന്ന് പറയുമ്പോഴും സാധാരണക്കാർ ഉദ്ദേശിച്ചല്ല പറയുന്നത്. അജ്ഞനെന്ന് പറഞ്ഞാൽ വേദാധ്യയനം ചെയ്ത് പൂർവമീമാംസ ശരിക്ക് വിചാരം ചെയ്ത് അതിനുശേഷം വേദാധ്യയനം തന്നെ എങ്ങനെ സാംഗം വേദാധ്യയനം ചെയ്തു, അംഗങ്ങളോടുകൂടി വേദത്തെ അധ്യയനം ചെയ്ത് അതിൽ നിന്ന് ആത്മാവിനെ കുറിച്ച് അറിഞ്ഞ് കർമ്മത്തിന് അധികാരിയായി കർമ്മം ചെയ്യുന്ന വിദ്വാനാണ് ഇവിടെ അവിദ്വാൻ എന്ന് പറയുന്നത് ഭാഷ്യത്തിൽ. അത് ശ്രദ്ധിക്കും. അല്ലാതെ സാധാരണ മനുഷ്യനെ ഉദ്ദേശിച്ചല്ല ഇവിടെ അജ്ഞൻ അജ്ഞൻ എന്ന് പറയുന്നു. എപ്പോഴും ഭാഷ്യത്തിൽ അജ്ഞനെന്ന് പറയുന്നത് വൈദിക വർണ്ണ അധ്യയനം ചെയ്ത വിദ്വാൻമാരെ കുറിച്ചാണ് ഇവിടെ ആ വിദ്വാൻ അജ്ഞാൻ എന്ന് പറയുന്നത്. സാധാരണ മനുഷ്യൻ ഉദ്ദേശിച്ചല്ല ഈ സന്ദർഭങ്ങളിലെല്ലാം പറയുന്നു. തസ്മാത് വിശേഷിതസ്യ അവിക്രിയാത്മദർശിനോ വിദുഷോ മുമുക്ഷോസ് സർവകർമ്മ സന്യാസി ഏവ അധികാര. താൻ പറഞ്ഞു വന്ന കാര്യം ഇവിടെ വ്യക്തമാക്കുകയാണ്. തസ്മാം വിശേഷിതസ്യ അവിക്രിയസ്യ ആത്മദർശിനോ. ഇവിടെ ഈ സന്ദർഭത്തിൽ വിശേഷിച്ച് പറഞ്ഞതായ എങ്ങനെ ഇനി പറയുന്നതായ എന്നാ ജായതേ മ്രിയതേ എന്നെല്ലാം പറയുന്നതായ അവിക്രിയാത്മദർശിനോ, അവിക്രിയാത്മദർശി ജ്ഞാനി ആത്മജ്ഞാനി ആത്മാനുഭൂതിയിൽ കഴിയുന്ന വിദുഷ വിദ്വാൻ, ആ വിദ്വാനിൽ കർമ്മം സംഭവിക്കുന്നില്ല. മുമുക്ഷുശ്ച, മുമുക്ഷുവിനും കർമ്മം സംഭവിക്കുന്നില്ല. മുമുക്ഷുവിനും ഈ പറയുന്ന തരത്തിൽ കർമ്മം പാടില്ല എന്നാണ്. അതായത് ഇവിടെ മൂന്ന് കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് വിദ്വാൻ, മറ്റൊന്ന് അവിദ്വാൻ, മറ്റൊന്ന് മുമുക്ഷു. മൂന്ന് കൂട്ടർ. ഇതിൽ അവിദ്വാന് കർമ്മമില്ല, അവിദ്വാന് കർമ്മമുണ്ട്. അവിദ്വാന് കർമ്മമില്ല, അതായത് മുമുക്ഷുവിന്റെ നിലയിലേക്ക് വരുമ്പോൾ അവിദ്വാന് കർമ്മമുണ്ടോ അവിദ്വാന് കർമ്മമില്ലേ എന്നുള്ളൊരു ചർച്ച വരും. അത് മുമുക്ഷുവിനെ ഏത് ശ്രേണിയിൽ പെടുത്തുന്നു എന്നതിനനുസരിച്ചിരിക്കും. അതായത് വിദ്വാൻ അവിദ്വാൻ മുമുക്ഷു മൂന്ന് പേര്. മുമുക്ഷുവിനെ കുറിച്ച് നമ്മൾ ധരിച്ചിരിക്കുന്ന മുമുക്ഷു അവിദ്വാനാണ്. അപ്പം മുമുക്ഷുവിന് കർമ്മമില്ലെന്ന് പറഞ്ഞാൽ അവിദ്വാനും കർമ്മമില്ല എന്ന് ധരിക്കും. പക്ഷെ അങ്ങനെയല്ല, മുമുക്ഷു എന്ന് പറയുന്നത് മുമുക്ഷുവും ജ്ഞാനിയാണ്, അവിദ്വാനല്ല. മുമുക്ഷുവിനെ എല്ലാ സ്ഥലത്തും ജ്ഞാനിയുടെ പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത്, അവിദ്വാന്റെ പട്ടികയിലല്ല. അതുകൊണ്ടാണ് മുമുക്ഷുവിനെ സമ്പന്നനെന്ന് പറയുന്നത്. എന്തുകൊണ്ട് മുമുക്ഷുവിനെ ജ്ഞാനിയുടെ പട്ടികപ്പെടുത്തിയിരിക്കുന്നു? കാരണം മുമുക്ഷുവിനുണ്ട് ആത്മ അനാത്മ വിവേകം. നമ്മൾ ആ മുമുക്ഷു ജിജ്ഞാസുവിന്റെ യോഗ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ പറയും ആത്മാ അനാത്മ വിവേകം. അപ്പൊ ആത്മാവിനെയും അനാത്മാവിനെയും കുറിച്ച് ഉള്ള യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം, ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ആത്മീയകത്വാദി ജ്ഞാനം, ആത്മാവ് ഏകമാണ് അത് അവിക്രിയമാണ് എന്ന് തുടങ്ങി ആത്മാവിന്റെ യഥാർത്ഥമായ ജ്ഞാനം ആത്മാനാത്മ വിവേകത്തിലൂടെ നേടിയവനെയാണ് ഇവിടെ മുമുക്ഷു എന്ന് പറയുന്നത്. ആ മുമുക്ഷുവും മുക്തനോട് ഒപ്പം നിൽക്കുന്നയാളാണ്, അങ്ങനെയുള്ള മുമുക്ഷു. അങ്ങനെയുള്ള മുമുക്ഷു പിന്നെ അവിദ്വാൻ എന്ന് നേരത്തെ പറഞ്ഞ ആ ശ്രേണിപ്പെടുത്തിയിട്ടില്ല. അവിദ്യാൻ എന്ന് നേരത്തെ പറഞ്ഞ ആരെയാണ്? വേദാധ്യയനം ചെയ്ത് പൂർവമീമാംസ വിചാരം ചെയ്ത് കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നവനാണ്. ഇവിടെ മുമുക്ഷു എന്ന് പറയുന്നതാണെങ്കിലോ വേദാധ്യയനം ചെയ്ത് ഉത്തരമീമാംസ വിചാരം ചെയ്ത് മോക്ഷമാർഗത്തിലേക്ക് പ്രവേശിക്കുന്നവനാണ് മുമുക്ഷു. രണ്ടും വരും തമ്മിലുള്ള വ്യത്യാസം, ഒരാൾ പൂർവമീമാംസ വിചാരം ചെയ്ത് കർമ്മമാർഗത്തിലേക്ക് പ്രവേശിക്കുന്നു, ഗാർഹസ്ഥ്യത്തെ സ്വീകരിക്കുന്നു, ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കുന്നു, അവനാണ് അവിദ്വാൻ. മറ്റൊരുവനാണെങ്കിലോ വേദാധ്യയനം. ഇതെല്ലാം ആചാര്യസ്വാമികൾ പറയുമ്പോൾ ആ വൈദികമായ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. നമ്മൾ സാധാരണ ഗീത വ്യാഖ്യാനിക്കുന്ന പോലെ അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. നമ്മൾ സാധാരണ ഗീത വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വൈദിക പശ്ചാത്തലം നമ്മുടെ മനസ്സിലില്ല, കാരണം അങ്ങനെ ഒരു പശ്ചാത്തലം നമ്മൾ ജീവിച്ചിട്ടില്ല, ജീവിച്ചവരെ നമ്മൾ കണ്ടിട്ടില്ല. ഭാഷകാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ജീവിച്ചത്, തന്റെ ചുറ്റുപാടും കഴിയുന്നതും അങ്ങനെ ഒരു പശ്ചാത്തലത്തിലുള്ളവരാണ്. അതുകൊണ്ടവിടെ വിദ്വാൻ അവിദ്വാൻ എന്നെല്ലാം പറയുന്നത് ഈ അർത്ഥത്തിലാണ്. അപ്പൊ വിദ്വാൻ എന്ത് ചെയ്യുന്നു? ജ്ഞാനനിഷ്ഠയിലിരിക്കുന്നു. മുമുക്ഷുവാണെങ്കിലോ ജ്ഞാനനിഷ്ഠ തന്നെ മുമുക്ഷുവിനും, പക്ഷെ ആ ജ്ഞാനനിഷ്ഠ അഭ്യാസ രൂപത്തിലിരിക്കുന്നു മുമുക്ഷുവിന്. വിദ്വാനാണെങ്കിലോ ജ്ഞാനനിഷ്ഠ സഹജമായിരിക്കുന്നു. രണ്ടുപേരും ജ്ഞാനനിഷ്ഠയിൽ തന്നെ, ഒരാൾക്ക് ജ്ഞാനനിഷ്ഠ അഭ്യാസ രൂപത്തിലിരിക്കുന്നു മുമുക്ഷുവിന്, വിദ്വാനായിരിക്കുന്നു അതിനെ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. മുമുക്ഷുവിനും അപ്പോ സർവകർമ്മ സന്യാസത്തിനാണ് അധികാരം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ മുമുക്ഷുവിനെ അവിദ്വാനെ കുറിച്ച് പറഞ്ഞു? അയാൾക്ക് കർമ്മം ചെയ്യണമെങ്കിൽ, അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അയാൾക്ക് ആത്മാവിനെ കർത്താവായും ഭോക്താവായും കരുതിയേ പറ്റും. അങ്ങനെ കരുതിക്കൊണ്ടിരിക്കുന്ന ഒരുവൻ അവന്റെ പൂർവ്വ സംസ്കാരം കൊണ്ടോ അല്ലെങ്കിൽ വേദാധ്യയനത്തിന്റെ ഫലമായിട്ടോ അവനെന്ത് ചെയ്യുന്നു? ഉത്തരമീമാംസയിലേക്ക് അവൻ തിരിയുന്നു അവന്റെ ചിന്ത. അങ്ങനെ തിരിയുമ്പോൾ അവൻ ആത്മാവിനെ കുറിച്ച് കേൾക്കാനിടയാകുന്നു, അറിയാനിടയാകുന്നു. എന്താണ് ആത്മാവ്? അകർത്താവാണ്, അഭോക്താവാണ് എന്ന് ആത്മാവിനെ കുറിച്ച് അറിയാനിടയാകുന്നു. അവൻ കർമ്മത്തെ ത്യജിക്കുന്നു ആത്മാവിനെ അങ്ങനെ അറിയുമ്പോൾ. കാമ്യ നിഷിദ്ധ കർമ്മങ്ങളെല്ലാം ത്യജിക്കുന്നു. അവശ്യം വേണ്ടുന്ന കർമ്മങ്ങൾ, വൈദികമായ പശ്ചാത്തലത്തിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നിത്യ നൈമിത്യ കർമ്മങ്ങൾ, അതാണ് അവിടെ അവശ്യം അനുഷ്ഠിക്കേണ്ടി വരുന്ന കർമ്മങ്ങൾ. അതൊരു പശ്ചാത്തലത്തിൽ അല്ലാതെ ജീവിക്കുന്നവരാണെങ്കിൽ സാധാരണ കർമ്മങ്ങൾ, ലൗകിക കർമ്മങ്ങൾ. അതായത് നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെല്ലാം ലൗകിക കർമ്മങ്ങളാണ്. നമ്മുടെ കർമ്മങ്ങൾ ഈ പറയുന്ന കാമ്യം, നിഷിദ്ധം, നിത്യം, നൈമിത്തികമെന്ന് നാലായി വിഭജിച്ച കർമ്മങ്ങളല്ല. നമ്മൾ ശ്രൗത സ്മാർത്ഥ ജ്ഞാനം കൊണ്ടല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്, ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് വന്നു ചേരുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോകുന്നു. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ശങ്കരാചാര്യരുടെ കർമ്മങ്ങൾ ഇല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾക്കുള്ളത് എന്താണ്? ലൗകിക കർമ്മങ്ങൾ. ഇവിടെ ചർച്ച ചെയ്യുന്ന അങ്ങനെയല്ല, വൈദിക കർമ്മത്തെക്കുറിച്ചാണ്. ഓരോ ആത്മാവിനെ കുറിച്ച് അറിയാനിടയായി, അയാളിൽ ജിജ്ഞാസയുണ്ടായി പൂർവ്വസംസാരം കൊണ്ട്, അല്ലെങ്കിൽ വേദാധ്യയനത്തിന്റെ ഫലം കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു? കർമ്മമണ്ഡലത്തെ പാടെ ഉപേക്ഷിക്കുന്നു. പക്ഷെ പാടെ ഉപേക്ഷിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് കാമ്യനിഷ്ഠകർമ്മങ്ങളെ ഉപേക്ഷിച്ച് നിത്യനൈമിത്യ കർമ്മങ്ങളെ ചെയ്യുന്നു. ആത്മാവിന്റെ ബോധം ഉള്ളതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു? അഹങ്കാരത്തെ ത്യജിച്ച് ഈശ്വരാർപ്പണമായി കർമ്മത്തെ അനുഷ്ഠിക്കുന്നു. അപ്പോൾ കർമ്മത്തിൽ നിന്ന് മാറി കർമ്മയോഗത്തിലേക്ക് വന്നു, യോഗാത്മകമായി കർമ്മം ചെയ്യുന്നു. അങ്ങനെ യോഗാത്മകമായി കർമ്മം ചെയ്യുന്നവന് ആ കർമാനുഷ്ഠാനം ചെയ്തുകൊണ്ടിരിക്കെ അയാൾക്ക് ചിത്തശുദ്ധി വരുന്നതിനനുസരിച്ച് അയാൾ എന്ത് ചെയ്യുന്നു? ശ്രവണ മനനാദികളിൽ കൂടുതൽ ശ്രദ്ധിക്കും. അപ്പോൾ അയാളിൽ ജിജ്ഞാസയ്ക്കുള്ള അധികാരിത്വം വർദ്ധിച്ചു വരും, കർമ്മത്തിനുള്ള അധികാരിത്വം കുറഞ്ഞു വരും. ഇത് ക്രമമായി സംഭവിക്കുന്നതാണ്. പിന്നെ അയാളുടെ ശ്രദ്ധ കർമ്മത്തിലല്ല, കൂടുതലും ആത്മ അനുസന്ധാനത്തിലേക്ക് വരുന്നു. അവിടെ ശ്രവണം മനനം നിത്യാസനം ഈ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ അയാൾ ശ്രദ്ധ വരുന്നു. അപ്പോൾ ഈ പറയുന്ന നിത്യാനിത്യ വസ്തു വിവേകം തുടങ്ങിയ സാധന ചതുഷ്ടയ സമ്പന്നനായിത്തീരുന്നു. കർമ്മങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് സ്വാഭാവികമായിട്ടും അകന്നു പോകുന്നു. അങ്ങനെ കർമ്മങ്ങൾ അകന്നു പോകുമ്പോൾ ആണ് അയാൾ ശരിക്കും മുമുക്ഷുവായിത്തീരുന്നു. അതാണ് മുമുക്ഷുവിന്റെ സർവകർമ്മ സന്യാസം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ജ്ഞാനിയോട് അടുത്തെത്തിച്ചേർന്നു. കാരണം അയാൾ കൂടുതലും ശ്രവണ മനന നിധ്യാസം എന്ന് പറയുന്ന രീതിയിൽ നിൽക്കുന്നു. വൈദിക പശ്ചാത്തലത്തിൽ ജീവിച്ചിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ സംബന്ധിച്ച് ലൗകിക കർമ്മങ്ങളില്ല. അന്ന് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും വേദ അനുശാസന നിബിദ്ധമായിട്ടായിരുന്നു, അല്ലെങ്കിൽ സ്മാർത്ഥ സ്മൃതി പറയുന്നതിനനുസരിച്ചായിരുന്നു. അവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അയാൾക്ക് പിന്നീട് നിത്യ നൈമിത്തിക കർമ്മങ്ങളും ഉപേക്ഷിക്കേണ്ടി വരുന്നു, അയാൾ നിന്നൊഴിഞ്ഞു പോകുന്നു. ജ്ഞാനനിഷ്ഠയിൽ ഉറയ്ക്കുന്നു. ആത്മാവിനെ അകർത്താവായി മനനം ചെയ്യുകയും ഭാവന ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ആത്മാവ് കർത്താവാണെന്ന് കരുതി ചെയ്യേണ്ട കർമ്മങ്ങളൊന്നും പിന്നെ അയാൾക്ക് അനുഷ്ഠിക്കേണ്ടി വരുന്നില്ല. അത്തരം കർമ്മങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു പോകുന്നു. അതിൽ ബാഹ്യമായി സന്യാസധർമ്മത്തെ സ്വീകരിക്കുന്നു. അതാണ് വിവിധുഷാ സന്യാസം എന്ന് പറയുന്നത്. അതിന് പിന്നെ വർണ്ണധർമ്മങ്ങളില്ല, ആശ്രമധർമ്മങ്ങളുണ്ട്. ആശ്രമം എന്ന് പറയുമ്പോൾ സന്യാസ ആശ്രമം. ആ ആശ്രമത്തിന് യോജിച്ച ധർമ്മങ്ങളെല്ലാം അയാൾ സ്വീകരിക്കുന്നു. ആശ്രമധർമ്മങ്ങൾ കാലത്തിനനുസരിച്ച് മാറും. സന്യാസിക്ക് ധർമ്മങ്ങൾക്കെല്ലാം കാലാനുസൃതിയായ മാറ്റമുണ്ട്. സന്യാസിക്ക് ആ കാലഘട്ടത്തിൽ ആചാര്യസ്വാമികളുടെയും മറ്റും കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സന്യാസധർമ്മങ്ങൾ അതെല്ലാം മാറിപ്പോയി, കാലം മാറിയതുകൊണ്ട് അതിൽ നിന്ന് യാതൊരു പ്രസക്തിയില്ല. സമൂഹം മാറുമ്പോൾ അതെല്ലാം മാറിപ്പോയി. അതിനാശ്രമധർമ്മം എന്ന് പറയും. അപ്പൊ സന്യാസിക്ക് പിന്നീട് വർണ്ണധർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കേണ്ടി വരുന്നില്ല, പക്ഷെ ആശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരുന്നു. സന്യാസ ആശ്രമത്തിലുള്ള ധർമ്മം, ആ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. ആ ധർമ്മങ്ങളിൽ മുഖ്യമായി വരുന്നത് ഈ ശ്രവണ മനന നിധ്യാസനങ്ങൾ തന്നെ. അതനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് കർത്തൃത്വ ബോധത്തോടുകൂടി ചെയ്യേണ്ടി വരുന്ന ഒരു കർമ്മവും പിന്നീട് അനുഷ്ഠിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അയാൾ ആ കർമ്മത്തെ മുഴുവൻ ത്യജിക്കുന്നു. അങ്ങനെ ശ്രവണ മനന നിധ്യാസന സാധനങ്ങളിൽ ഇരിക്കുന്നതിനെയാണ് മുമുക്ഷുവിന്റെ ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത്. ആ ചിത്തശുദ്ധിക്കനുസരിച്ച് അയാളിൽ ജ്ഞാന ഉത്പത്തി സംഭവിക്കുന്നു. ജ്ഞാന ഉത്പത്തി മുമ്പും പറഞ്ഞിട്ടുണ്ട് ഭാഷ്യത്തിൽ. ആ ജ്ഞാനോത്പത്തിയോടുകൂടി അയാളിൽ സർവകർമ്മ സന്യാസം അല്ലെങ്കിൽ നൈഷ്കർമ്മ്യ സിദ്ധി, നൈഷ്കർമ്മ്യം പരമോശ്രുത ഇനി പറയും രീതി, ആ നൈഷ്കർമ്മ്യ സിദ്ധി പൂർണ്ണമാകുന്നു. അതിന്റെ പൂർണ്ണതയാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. അതിനെയാണ് വിദ്യുത് സന്യാസം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നിലയിലെത്തുന്നതിന് മുമ്പ് ഉള്ള മുമുക്ഷുവും എന്താണ്, സർവകർമ്മങ്ങളെയും പരിത്യജിക്കേണ്ടതുണ്ട്, എന്നിട്ട് ശ്രവണ മനന നിധ്യാസനങ്ങളിൽ തന്നെ മുഴുകിയിരിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്, ഭാഷകാരൻ പറയുന്നത്. പക്ഷെ അതുവരെ എത്തുന്നതിന് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. കർമ്മയോഗത്തിന്റെ ഇതിനോട് മറ്റെല്ലാം സഹകാരിയായിട്ട് വരും. യോഗം, ഭക്തി തുടങ്ങി മറ്റെന്തെല്ലാം സാധനകളുണ്ടോ അതെല്ലാം ഈ മുമുക്ഷുവിന്റെ അവസ്ഥയിൽ അതെല്ലാം സഹകാരിയായിരിക്കും. പക്ഷെ കർമ്മത്യാഗം അവിടെ അവശ്യം സംഭവിക്കുന്നു. ഏത് കർമ്മങ്ങൾ? നിത്യ നൈമിത്തിക കാമ്യ നിഷിദ്ധ കർമ്മങ്ങൾ, അതെല്ലാം സംഭവിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത് വിദുഷോ മുമുക്ഷോശ്ച. ആ വൈദികമായ പശ്ചാത്തലത്തിൽ നിന്ന് ഒരുവൻ എങ്ങനെ കർമ്മത്തിൽ, പിന്നെ കർമ്മയോഗത്തിൽ, പിന്നെ കർമ്മസന്യാസത്തിൽ, കർമ്മം, കർമ്മയോഗം, കർമ്മസന്യാസം എങ്ങനെ എത്തിച്ചേരുന്നു എന്നുള്ളതിന് ഭാഷ്യകാരന്റെ അഭിപ്രായം ഇവിടെ പറഞ്ഞത്. സർവകർമ്മസന്യാസി ഏവ അധികാര, അങ്ങനെയുള്ള ഒരു മുമുക്ഷുവിനും മുക്തനും സർവകർമ്മസന്യാസത്തിൽ തന്നെയാണ് അധികാരം. ആ മുമുക്ഷുവും മുക്തനാണെന്ന് നേരത്തെ പറഞ്ഞു. മുമുക്ഷുവും മുക്തൻ തന്നെയാണ്. മുക്തി പ്രധാനമായിട്ടും ആ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും വൈദിക കാലഘട്ടത്തിൽ മുക്തി എന്നുള്ളതുകൊണ്ട് ആചാര്യസ്വാമികളെന്ന് പ്രധാനമായും ഉദ്ദേശം ഒന്ന്, ജനന മരണ രൂപത്തിലുള്ള സംസാരത്തിൽ നിന്നുള്ള മോചനം. പക്ഷെ അതിന് മുഖ്യമായി എന്ന് മുക്തി എന്ന് ഉദ്ദേശിച്ച ഈ കർമ്മങ്ങളിൽ നിന്നുള്ള മോചനമാണ്, കർമ്മബന്ധത്തിൽ നിന്നുള്ള മോചനം, അതാണ് മുക്തി എന്നുള്ള ഉദ്ദേശം. ആ മോചനം സന്യാസത്തോടുകൂടി ഒരുവൻ സിദ്ധമാക്കിയിരുന്നു. ഇവിടെ മുമുക്ഷുവിനും സന്യാസം വിധിച്ചു, സർവകർമ്മ സന്യാസം. മുമുക്ഷു എന്ത് ചെയ്യുന്നു? ആ കർമ്മത്യാഗത്തോടുകൂടി ആ കർമ്മബന്ധനത്തിൽ നിന്ന് മോചിക്കുന്നു. അതുകൊണ്ടാണ് മുമുക്ഷുവിനെയും മുക്തനാണ് എന്ന് പറയുന്നത്. എവിടെ കർമ്മസന്യാസം വരുന്നു അവിടെ മോക്ഷം. അതാണ് ആചാര്യസ്വാമികളുടെ സിദ്ധാന്തം. ജ്ഞാനോത്പത്തി, അജ്ഞാനനാശം, അതെല്ലാം പിന്നീട് അതൊക്കെ സംഭവിച്ചോളും. പക്ഷെ കർമ്മത്തെ, കർമ്മം എവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നു? അയാൾ ജന്മ സംസാര ബന്ധത്തിൽ നിന്നും മുക്തനായി തീർന്നു എന്നാണ്. പിന്നീട് അയാൾക്ക് അധികമായിട്ടൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. പിന്നെ വേണ്ടത് എല്ലാം സഹജമായി തന്നെ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അയാൾക്ക് കർത്തൃത്വമില്ല. ഇതിനിടയ്ക്ക് വരുന്ന ഒരവസ്ഥയാണ് കർമ്മയോഗത്തിന്റെ അവസ്ഥ. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അയാൾ കർമ്മത്തിന് അധികാരിയാണ് കർമ്മയോഗി. കർമ്മയോഗിയും ഇവിടെ പറയുന്ന മുമുക്ഷുവും തമ്മിൽ വ്യത്യാസമുണ്ട്, ഭാഷ്യകാരന്റെ ആശയമനുസരിച്ച്. കർമ്മയോഗിയും മുമുക്ഷുവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മുമുക്ഷുവിന് കർമ്മസന്യാസം, കർമ്മയോഗിക്ക് കർമ്മ അനുഷ്ഠാനം, ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കർമ്മയോഗി കർമ്മം അനുഷ്ഠിക്കാൻ നിർബന്ധിതനായി തീർന്നവനാണ്. എന്തുകൊണ്ടാണ്? കർമ്മയോഗിക്ക് കർത്തൃത്വ ബുദ്ധിയുണ്ട്. കർത്തൃത്വ ബുദ്ധി അയാളിൽ ഇരിക്കുന്നു, ഭോക്തൃത്വ ബുദ്ധി ഇരിക്കുന്നു അയാൾ കർമ്മയോഗിയിൽ. അയാൾ കർമ്മാധികാരിയാണ്. അപ്പൊ കർമ്മിയും കർമ്മയോഗിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കർമ്മയോഗിക്കറിയാം ആത്മാവ് അകർത്താവാണ്, അഭക്തോ അഭോക്താവാണ് എന്നുള്ള ബോധം അയാൾക്കുണ്ട്. എന്നാലും അയാൾ കർമ്മം ചെയ്യാൻ നിർബന്ധിതനായിരിക്കുന്നു. അതാണ് കർമ്മയോഗിയുടെ അവസ്ഥ. കർമ്മിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കർമ്മി എന്താണ്? ആത്മാവിനെ കർത്താവായും ഭോക്താവായും കാണുന്നു. അയാൾക്ക് ഈ ബോധമില്ല, ആത്മാവ് അകർത്താവാണെന്നുള്ള ബോധമില്ല. പക്ഷെ കർമ്മയോഗിയിൽ കർത്തൃത്വം സഹജമായിരിക്കുന്നു, ഭോക്തൃത്വം സഹജമായിരിക്കുന്നു, പക്ഷേ അയാൾക്കറിയാം ശാസ്ത്രത്തിൽ നിന്നും ഗുരുവിൽ നിന്നുമല്ല അയാൾ ആത്മാവിന്റെ രൂപത്തെ അയാൾ മനസ്സിലാക്കുന്നു. എങ്ങനെ ആത്മാവ് അകർത്താവാണ് അഭോക്താവാണെന്ന്. പക്ഷെ അത് അയാളുടെ അനുഭവത്തിൽ അങ്ങനെയുള്ള അയാൾ സഹജമായിരിക്കുന്ന കർത്തൃത്വം ഭോക്തൃത്വമാണ്. അപ്പൊ ഈ കർത്തൃത്വ ഭോക്തൃത്വങ്ങളെ അയാൾക്ക് നീക്കണം. അതിനുവേണ്ടിട്ട് എന്ത് ചെയ്യുന്നു? അയാൾ അഹങ്കാരത്തെ ത്യജിച്ചുകൊണ്ട് അത് സഹജമായിരിക്കുന്നുണ്ടെങ്കിൽ അവനെ ത്യജിക്കുന്നു. ഈശ്വരാർപ്പണമായി ആത്മസ്വരൂപത്തെ സ്മരിച്ചുകൊണ്ട് അയാൾ കർമ്മം ചെയ്യുന്നു. അയാളെ ഇവിടെ മൂക്ഷുവിന്റെ പട്ടികപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ട്? അയാൾ ഈ പറയുന്ന ആത്മാനാത്മ വിവേകവും മറ്റും ദൃഢമായിട്ടില്ല. ആത്മാവിനെ അയാൾ അറിയുന്നുണ്ട് പരോക്ഷമായി. ആ പരോക്ഷ ജ്ഞാനത്തിന് അയാൾ ദൃഢമായിട്ടില്ല. അപ്പോ ആ സാധകന്റെ ഓരോ അവസ്ഥകളെ കാണിക്കുകയാണ് വേർതിരിച്ച്. അപ്പൊ ആ അവസ്ഥയിൽ അയാൾ എന്ത് ചെയ്യുന്നു? വൈദികമായ പശ്ചാത്തലത്തിലാണെങ്കിൽ അയാൾ നിത്യ നൈമിത്യ കർമ്മങ്ങൾ ചെയ്യുന്നു. അല്ല, നമ്മുടെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ അയാൾ വന്നുചേരുന്ന പ്രവൃത്തികൾ അയാൾ ചെയ്യുന്നു, കർമ്മയോഗി. അതേ ഉള്ളൂ, ഇന്ന് ആ ഒരു പശ്ചാത്തലമില്ല. അതുകൊണ്ട് നിത്യ നൈമിത്യ കർമ്മങ്ങളുടെ ഒന്നും പ്രസക്തിയില്ല. അതെല്ലാം പോയി, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ അതെല്ലാം മറഞ്ഞുപോയി. അപ്പോ തന്നിൽ വന്നുചേരുന്ന പ്രവൃത്തികളും ചെയ്യുന്നു. അയാൾ കർത്തൃത്വം കർമ്മത്തിൽ നിന്നായൊക്കെ ഒഴിഞ്ഞു മാറാൻ കഴിയുന്നില്ല. അതാണ് അർജുനോട് ഭഗവാൻ പറയുന്നത്, പ്രകൃതി ത്വാം നിയോക്ഷതി, പ്രകൃതി നിന്നെ പ്രേരിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുന്നതാണ്. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തിന് പ്രേരകമായിരിക്കുന്ന എന്താണ്? പ്രകൃതിയാണ്. അതിനും വ്യത്യാസമുണ്ട്. വൈദികകാലത്താണെങ്കിൽ വേദസംസ്കാരമുള്ളവനെ സംബന്ധിച്ചാണെങ്കിൽ വേദം കൂടി പ്രേരിപ്പിക്കും, ശ്രുതികളും സ്മൃതികളും എല്ലാം പ്രേരിപ്പിക്കും. അതിലും പറയും യജ്ഞയേത കർമ്മം അനുഷ്ഠിക്കാൻ പറയും. അസമയം വൈദിക സംസ്കാരമില്ലാത്ത വെറും ലൗകിക സംസ്കാരത്തോടുകൂടിയവനാണെങ്കിലോ അവന്റെ പ്രകൃതി എന്നെ പ്രേരിപ്പിക്കും, വേദത്തിന്റെ ആവശ്യമില്ല. അവന് സഹജമായിരിക്കുന്ന അവന്റെ പ്രകൃതി അവനെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കും. കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ഗുഹയിൽ പോയിരുന്നാലും ഭഗവാൻ പറഞ്ഞതുപോലെ എന്തെയും പ്രകൃതി അവനെ കൊണ്ട് പ്രേരിപ്പിക്കും. വാക്കായ കർമ്മങ്ങളെ ഉപേക്ഷിച്ചാലും മനസ്സ് അവനെ പ്രവർത്തിപ്പിക്കും. ശരീരം കൊണ്ട് പ്രവർത്തിക്കാതെ ഒരാൾ സന്യാസിയാണ്, യോഗിയാണ്, അല്ലെങ്കിൽ മുമുക്ഷുവാണെന്ന് സ്വയം കരുതി പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ പ്രവർത്തിച്ചു പോകും. അങ്ങനെ പ്രവർത്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പ്രവർത്തിക്കാതിരുന്നാൽ അവൻ ഭക്ഷണാധികാരികളിൽ കൂടുതൽ പ്രവർത്തിക്കും. അങ്ങനെയായിരിക്കും സർവകർമ്മം സന്യാസം ചെയ്തിട്ട് ആരെ ആക്ഷേപിക്കുകയല്ല, ഒരു പരമാർത്ഥം പറയുകയാണ്. ഇരിക്കുന്ന പലരും ഞാൻ കണ്ടിട്ടുണ്ട് സർവകർമ്മ സന്യാസം, കാരണം സന്യാസിക്ക് പ്രവർത്തിക്കാവുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർ. അപ്പോ ശരിയായ ബോധമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സന്യാസം എന്താണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ശരിയായിട്ടുള്ള ബോധം അതിനെക്കുറിച്ചില്ല. സംസ്കാരമുണ്ട്, പൂർവ്വ സംസ്കാരം, പ്രേരണ കൊണ്ട് പ്രവർത്തിക്കുന്നു. കേവല സംസ്കാരം മാത്രം പ്രേരിപ്പിക്കുന്നു. ഈ ജന്മത്തിൽ ഒന്നും ആർജിക്കുന്നില്ല. അതിനു വേണ്ടുന്നുള്ള ഈ പറയുന്ന ഭാഷകാരം പറയുന്ന വിജ്ഞാനം, ശാസ്ത്രജ്ഞാനമോ ഗുരുപദേശമോ ഒന്നും വേണ്ട തരത്തിലില്ലാതെ ഇരിക്കുന്നുണ്ട്. സർവകർമ്മ സന്യാസികളാണ്. അപ്പോൾ അവർ കർമ്മം, ഈ സർവകർമ്മ സന്യാസം എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ ഇവർ ചെയ്യുന്നത്? രാവിലെ ഉണർന്നു കഴിഞ്ഞാല് ഒരു മണിക്കൂർ ചിന്തിക്കും, ഇന്ന് കുളിക്കണമോ കുളിക്കണ്ടേ? സർവകർമ്മ സന്യാസം കൊണ്ട് വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതിൽ തന്നെ ചിന്തിക്കും, ചൂടുവെള്ളം വേണമോ അതേ തണുത്ത വെള്ളം വേണമോ. ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചു പോകും. അത് ഉത്തരകാശിയിലൊക്കെയാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പൊ അതിന് തന്നെ ഒരു മണിക്കൂർ എടുക്കും ഒരു തീരുമാനത്തിലെത്താൻ. സർവകർമ്മ സന്യാസമായതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനുമില്ല. അത് കഴിഞ്ഞ് പിന്നീട് ഒന്നുകിൽ ഭക്ഷണം, പിന്നെ ചിന്തിക്കുന്നു ഭക്ഷണത്തിന് ഭിക്ഷയ്ക്ക് പോകണമോ അതോ ഭക്ഷണം പാകം ചെയ്യണോ, ഇനി എങ്ങനെ എന്ത്, ഈ തരത്തിൽ ഉള്ള കർമ്മങ്ങളെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. കർമ്മം അതിന്റെ പൂർണ്ണതയിലുണ്ട്, സംസാരം അതിന്റെ പൂർണ്ണതയിലുണ്ട്, പക്ഷെ കർമ്മം മണ്ഡലം മാറി എന്നുള്ളതേ ഉള്ളൂ. ഭിക്ഷാടനം, ഭക്ഷണം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ മുഴുവൻ ശ്രദ്ധയും കൊടുത്ത് ആ കർമ്മ മണ്ഡലത്തിലിരിക്കുന്നു. സ്വയം സന്യാസമാണെന്ന് അഭിമാനിക്കുകയും ചെയ്യുന്നു, കർമ്മത്യാഗമാണെന്ന് അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ഈ കർമ്മമുണ്ട്. വാസ്തവത്തിൽ ജീവിതം പ്രയോജനശൂന്യമായി തള്ളിക്കളയുന്നു. തനിക്കും പ്രയോജനമില്ല, അന്യനും പ്രയോജനമില്ല. കർമ്മയോഗമല്ല, കർമ്മസന്യാസമല്ല. അപ്പൊ അതൊന്നും ഇവിടെ പറയുന്ന കർമ്മസന്യാസമല്ല. അപ്പൊ വാസ്തവത്തിൽ കർമ്മയോഗത്തിന് അധികാരികളായിട്ടുള്ളവരാണ് മുമുക്ഷുവാണ് എന്നുള്ള രീതിയിൽ കർമ്മത്യാഗത്തിന് ഒരുമ്പെടുന്നത്. അവിടെയാണ് ഈ സന്യാസത്തിൽ അവജയം വരുന്നത്. അത് ഈ സന്യാസത്തിന്റെ കാലം കൊണ്ടുവന്ന മാറ്റത്തെ മനസ്സിലാക്കുന്നുമില്ല. ഇവിടെ പറയുന്ന സന്യാസത്തെക്കുറിച്ച് നമ്മൾ പഴയ ഗ്രന്ഥങ്ങൾ ഒക്കെ എടുത്തു നോക്കിയാൽ ഏത് ധർമ്മ സമുച്ചയം പോലെയുള്ള സന്യാസത്തെക്കുറിച്ച് മാത്രം പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട്, സ്മൃതികളുണ്ട്, അതിലെല്ലാം പറയുന്ന സന്യാസം അതെക്കുറിച്ച് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളാരും സന്യാസിമാരെ അല്ല. എന്തുകൊണ്ട്? അതിൽ പറയുന്ന തരത്തിലുള്ള സന്യാസം അനുഷ്ഠിക്കുന്നില്ല. എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല? കാരണം കാലം മാറി, ആ സന്യാസം ഇന്ന് അനുഷ്ഠിക്കാൻ സാധ്യവുമല്ല. സന്യാസം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അവിടെ ആശ്രമധർമ്മം, അതൊന്നും അനുഷ്ഠിക്കാൻ സാധ്യമല്ല. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സന്യാസിക്ക് പറഞ്ഞിരിക്കുന്നത് ഏഴ് വീട്ടിൽ പോയി ഭിക്ഷയെടുത്ത് കഴിക്കണമെന്നാണ്. അതിന് കുറെ നിയമങ്ങൾ പറയും. ഒരു ഉദാഹരണം മാത്രം, ഏഴ് വീട്ടിൽ പോവുക, ആ വീട്ടിൽ അടുപ്പിൽ തീ പുകയുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ കയറാവും, ആ വീട്ടിൽ എന്തെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ ആ വീട്ടിൽ കയറാൻ പാടില്ല, മരണം നടന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ കയറാൻ പാടില്ല. ഒരു വീട്ടിൽ ചെന്ന് ഭിക്ഷ കിട്ടിയില്ലെങ്കിൽ ഏഴെന്ന് പറയുന്ന എട്ടാക്കാൻ പാടില്ല, എന്നാലും ഏഴ് തന്നെ നിർത്തണം, കിട്ടിയില്ല എന്നാ ഒന്നുകൂടെ കാണാം, അത് പാടില്ല. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഭിക്ഷ നിഷേധിച്ചു കഴിഞ്ഞാലും ഏഴിലേ നിർത്താവൂ. ഇതാണ്. പിന്നെ അവിടുന്ന് എന്താണോ കിട്ടുന്നത് അതത് കഴിക്കണം, അതിന്റെ രുചി അതൊന്നും നോക്കാൻ പാടില്ല. ഇത് സന്യാസിയുടെ ആശ്രമധർമ്മമാണെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് സർക്കാർ നിയമം മൂലം നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യമാണത്. ഭിക്ഷാടനം പ്രധാന സ്ഥലങ്ങളിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇന്ന് അത് അങ്ങനെ ജീവിക്കുന്നത്? ജീവിച്ച അങ്ങനെ പോയി കഴിഞ്ഞാൽ പിടിച്ച് ജയിലിൽ കൊണ്ടിടും. ശരിക്കുള്ള ഭിക്ഷ അവിടുന്ന് കിട്ടും, ഗോതമ്പുണ്ട, രുചി നോക്കാതെ തന്നെ കഴിക്കേണ്ടിയും വരും. അപ്പൊ പിന്നെ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സന്യാസം ഇന്ന് നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഇതിനെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കിയിട്ടാണ് ആൾക്കാർ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള സന്യാസം സ്വീകരിക്കാൻ ഒരുമ്പെടുന്നത്. അത് മാത്രമല്ല, എല്ലാ സാധകന്മാർക്കും അവരവരെ കുറിച്ചുള്ള മതിപ്പ് വളരെ കൂടുതലാണ്. എല്ലാവരും സ്വയം കരുതുന്നത് എന്താണ്? നമ്മൾ ഭേദപ്പെട്ടവരെന്നാണ്. തന്റെ യോഗ്യതയെക്കുറിച്ച് ആർക്കും ഒരിക്കലും സംശയം വരാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അന്യരുടെ യോഗ്യതയെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത്, അവർക്ക് ഇതിനൊക്കെയുള്ള യോഗ്യത ഉണ്ടോ എന്നുള്ളതാണ്. തന്റെ യോഗ്യതയെക്കുറിച്ച് ആർക്കും സംശയമില്ലാത്തതുകൊണ്ട് എല്ലാവരും സ്വയം മുമുക്ഷുക്കളായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വരുന്നു? സർവകർമ്മ സന്യാസത്തിന് അധികാരിയാണെന്ന് സ്വയം നിശ്ചയിക്കും. പക്ഷെ അങ്ങനെയല്ല. അതുകൊണ്ട് ആശ്രമധർമ്മങ്ങളെ കൂടി ഉപേക്ഷിക്കും, വർണ്ണധർമ്മമോ ഉപേക്ഷിച്ചു, ആശ്രമധർമ്മമോ ഉപേക്ഷിക്കും. പക്ഷെ ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്ന അതല്ല. മുമുക്ഷു എന്ന് പറയുന്നത് കർമ്മയോഗം കടന്നയാളാണ്. കർമ്മയോഗത്തിലൂടെ ആ കർത്തൃത്വ ബുദ്ധിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ആത്മാവിന്റെ സ്വരൂപം ശരിക്കും മനസ്സിലായി. നേരത്തെ പറഞ്ഞല്ലോ ഏകത്വാദി. എന്നാൽ തന്റെ സംസ്കാരം കൊണ്ട് തന്നെ കർത്തൃത്വം ഇരിക്കുന്നത് കൊണ്ട് അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തിക്കുന്നു. പഴയ കാലത്താണെങ്കിൽ അത് ശ്രൗതസ്മാർത്ഥ കർമ്മങ്ങൾ ചെയ്യുന്നു. ഇന്നാണെങ്കിലോ ലൗകിക കർമ്മങ്ങൾ ചെയ്യുന്നു. കർമ്മയോഗി അതാണ് കർമ്മയോഗി. ലൗകിക കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല, കർമ്മയോഗത്തിൽപ്പെടുന്നു. അത് ഫലേച്ഛ കൂടാതെ അഹങ്കാരത്യാഗത്തോട് കൂടി ചെയ്യണം എന്ന് പറയുമ്പോഴാണ് ആ കർമ്മങ്ങളെന്ന് പറയുന്നത് സമൂഹ സേവനത്തിന് വേണ്ടി ഉള്ള കർമ്മങ്ങളായി മാറുന്നത്. ഇന്നത്തെ രീതിയിൽ അതാണ് സമൂഹ സേവനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. സമൂഹ സേവനമായി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അതെല്ലാം കർമ്മയോഗത്തിൽപ്പെടുന്നു. ആ കർമ്മയോഗത്തിലൂടെ അവന്റെ ആത്മബോധം ചിത്തശുദ്ധിക്കനുസരിച്ച് ആത്മബോധം തെളിഞ്ഞു വരുന്നു. ആത്മാനാത്മവിവേകം വ്യക്തമായി വരുന്നു. അപ്പോഴാണ് പറയുന്നത് സാധന ചതുഷ്ടയ സമ്പന്നൻ അവൻ മുമുക്ഷുവായിത്തീരുന്നു. അപ്പോൾ പെട്ടെന്ന് ജനർക്കൊക്കെ സംശയം തോന്നും, ആശ്രമത്തിൽ വന്നിട്ട് കുറച്ചു കാലമായി തെലുങ്കാന കർമ്മയോഗം ചെയ്ത് ഇപ്പം മുമുക്ഷു ആയോ ഇല്ലയോ, സർവകർമ്മ സന്യാസത്തിലേക്ക് ഇനി കടക്കാമോ സംശയം തോന്നും. അങ്ങനെ സർവകർമ്മ സന്യാസത്തിലേക്ക് ആശ്രമത്തിൽ നിന്ന് ഭക്ഷണം ഫ്രീ ആയിട്ട് കിട്ടുമെങ്കിൽ അങ്ങനെ ആകാം, ഒരു പ്രവൃത്തിയും ചെയ്യാതിരുന്നാൽ സർവകർമ്മ സന്യാസമാകാം. അല്ലെങ്കിൽ പ്രയാസമാണ്. എന്നാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പോവും, മുമുക്ഷുവാണ്. അതെങ്ങനെ അറിയും? അത് മറ്റൊരാളുടെ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. അത്തരം കാര്യങ്ങളൊന്നും അവനവനെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. സംശയമില്ലാതെ ബോധ്യപ്പെടുന്നു. ചിലർക്ക് ഇന്ന് രാവിലെ മുമുക്ഷു എന്ന് തോന്നും, കുറച്ച് കഴിയുമ്പോൾ മുമുക്ഷു അല്ലാന്ന് തോന്നും. സംശയത്തോടുകൂടിയുള്ള ഞാനാണെങ്കിൽ അത് ശരിയല്ല. സംശയമില്ലാതെ ബോധ്യപ്പെടുകയാണ് ഇത്രയും കാലം കൊണ്ട്. പ്രത്യേകിച്ചും സുനാമിയുടെ വർക്കൊക്കെ കഴിഞ്ഞ് ചിത്തശുദ്ധിയൊക്കെ വന്നു കഴിഞ്ഞു എന്ന് ബോധ്യമാണ്. അത് ഒരേ സമയം എല്ലാ ദിവസവും തോന്നണം. പിന്നെ സർവകർമ്മ സന്യാസം ഏതെങ്കിലും ഒരു മുറിയിലിരിക്കാം, അല്ലെങ്കിൽ വീണ്ടും ഇതൊക്കെ വീണ്ടും തുടരേണ്ടി വരും. അനേക ജന്മ സംസിദ്ധി എന്നാണ് പറയുന്നത്. ഇത് ഒരു സുനാമിയും കൊണ്ടൊന്നും തീരുന്ന പ്രശ്നങ്ങളല്ല, അനേക ജന്മങ്ങളിലൂടെ കടന്നു പോകണമെന്നാണ് പറയുന്നത്. അനേക ജന്മങ്ങളിലൂടെ ഒരുത്തൻ കടന്നു പോയാലാണ്. അങ്ങനെ കടന്നു വന്ന് ഇത് അവസാനത്തെ ജന്മമാണെങ്കിൽ ശരി, സമ്മതിച്ചു. അല്ലെങ്കിൽ വീണ്ടും കടന്നു പോകേണ്ടി വരും. ഏത് ഈ പറയുന്ന കർമാനുഷ്ഠാനം, പിന്നീട് നിഷ്കാമ കർമാനുഷ്ഠാനം, ഇതെല്ലാം അനേക ജന്മങ്ങളിലൂടെ പോയാൽ സംസിദ്ധിം ലഭതേ പരാം. ഈ പറയുന്ന പരമമായ സംസിദ്ധി, യോഗ്യത, സാധന ചതുഷ്ടയ സമ്പത്തി മുമുക്ഷുത്വം, അതിന് അനേക ജന്മങ്ങളിലെ കർമാനുഷ്ഠാനങ്ങൾ വേണ്ടി വരുമെന്നാണ്. അങ്ങനെ ചിത്തശുദ്ധി ആർജിച്ച് ഒരുവന്റെ മനസ്സിലാണ് ജ്ഞാനോത്പത്തി ഉണ്ടാകുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിലാണ് ഒരുവൻ മുമുക്ഷുത്വം പൂർണ്ണമായി തീരുന്നത്. അവനിൽ നിന്ന് അവന്റെ അഭ്യാസം കൊണ്ട്, ശ്രവണമനന അനുഷ്ഠാനം കൊണ്ട് നിരന്തരമായി ആത്മാനുസന്ധാനം ചെയ്ത് ആത്മാവിനെ അകർത്താവായും അഭോക്താവായും ഒരുവൻ ധരിച്ചിരിക്കുന്നുകൊണ്ടാണ് മുമുക്ഷുവിനെയും ആത്മനിഷ്ഠയുടെ അസ്ഥിരത കൊണ്ടാണ് മുമുക്ഷുവിനെയും മുക്തനെന്ന് പറയുന്നത്. അതുകൊണ്ട് കർമ്മി, കർമ്മയോഗി, മുമുക്ഷു, സർവകർമ്മ സന്യാസി, ഇതെല്ലാം നമ്മൾ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം. അത് ഭാഷ്യകാരൻ പറഞ്ഞ ആ കാലത്തെ രീതിയും വർത്തമാനകാലത്തിനും വരുന്ന വ്യത്യാസങ്ങളും മനസ്സിലാക്കണം. അങ്ങനെയുള്ളവനാണ് എന്താണ് സന്യാസി ഏവ അധികാര, സന്യാസത്തിൽ തന്നെയാണ് അധികാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ലൗകികമായ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും കർമ്മയോഗികൾക്കും ആത്മമനനം ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാം. അവിടെ സഹജമായിരിക്കുന്ന കർത്തൃത്വത്തെ ത്യജിക്കുന്നതിന് അഹന്ത ത്യാഗം അത് ശീലിക്കാം. എല്ലാം മനസ്സുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ, മനനത്തിലൂടെയും ഭാവനയിലൂടെയും രണ്ടു തരത്തിൽ. മനനത്തിന് ശക്തിയില്ലാത്തവർക്കാണ് ഭാവന, മനനത്തിന് ശക്തിയുള്ളവർക്ക് മനനത്തിലൂടെ അതിനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ കേവലവനെ ഭാവന ചെയ്യുക, അങ്ങനെ ഒഴിവാക്കാം. അതേവ അടുത്ത ഭാഷകാരൻ പറയുന്നു, അതേവ ഭഗവാൻ നാരായണ സാഖ്യാൻ വിദുഷോ അവിദുഷ കർമ്മിണ പ്രവിഭജ്യ അധ്യയനിഷ്ഠേ ഗ്രാഹേതി ജ്ഞാനയോഗേന സംഖ്യാനാം കർമ്മയോഗേന യോഗിനാം ഇതി. അതേവ ഭഗവാൻ നാരായണ, ഇവിടുത്തെ ഉപദേഷ്ടാവ് ഭഗവാൻ സാഖ്യാൻ വിദുഷോ, സാഖ്യന്മാര് വിദ്വാൻമാരാണ്, ജ്ഞാനമാർഗത്തിൽ പോകുന്നവരാണ്. അവിദുഷ്ച കർമ്മിണ, കർമ്മികൾ അവിദ്വാൻമാരാണ്, അതും മനസ്സിൽ ഉറപ്പിച്ചു വെക്കേണ്ട കാര്യമാണ്. ഈ അവിദുഷൻ അജ്ഞാനി എന്ന് ഭാഷകാരൻ ആരെയാണ് വിളിക്കുന്നത്? ലൗകിക മനുഷ്യനെ അല്ല വിളിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ്, ജപധ്യാനാദികളൊക്കെ ചെയ്യുന്നവരാണ്, അതുകൊണ്ട് നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തുന്നില്ല എന്ന് വിചാരിക്കും. ഇവിടെ അവിദുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരോ ഉദ്ദേശിച്ച് വേദാധ്യയനമെല്ലാം നല്ലവണ്ണം ചെയ്ത് കർമ്മമാർഗത്തിൽ പ്രവർത്തിക്കുന്നവനാണ് അവിദ്വാൻ എന്ന് പറയുന്നത്. വലിയ അറിവുള്ളവരെയാണ് നമ്മൾ, വലിയ അറിവുള്ളവരെന്ന് പണ്ഡിതന്മാർ എന്ന് നമ്മൾ കരുതുന്നവരെയാണ് ഇവിടെ അവിദ്വാൻ എന്ന് പറയുന്നത്. കർമ്മിണ പ്രവിഭജ്യ, വേർതിരിച്ച് പ്രശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് യാതൊരു സംശയത്തിനും ഇടവരാത്ത തരത്തിൽ വ്യക്തമായി വേർതിരിച്ച് ദ്വേനിഷ്ഠേ ഗ്രാഹീതി, രണ്ട് നിഷ്ഠകളെയും ബോധിപ്പിക്കുന്നുണ്ട്. ജ്ഞാനയോഗേന സാഖ്യാന, സാഖ്യന്മാർക്ക് ജ്ഞാനയോഗത്തിലൂടെ, കർമ്മയോഗേന യോഗിന, കർമ്മയോഗത്തിലൂടെ കർമ്മികൾക്ക്. അപ്പൊ സാഖ്യൻ എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ മുമുക്ഷു മുതൽ അങ്ങോട്ടെടുക്കണം. കർമ്മയോഗേന യോഗി എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ കർമ്മിയിൽ നിന്നും കർമ്മയോഗത്തിലേക്ക് കടക്കുന്നു, രണ്ടും തമ്മിലെ വ്യത്യാസം. തഥാച പുത്രായാഹ ഭഗവാൻ വ്യാസ, മഹാഭാരതത്തിൽ വ്യാസൻ സ്വന്തം പുത്രനോട് പറയുന്നു എന്താണ്, ദ്വോ ഇമൌ അധ പന്ഥാനോ, രണ്ട് മാർഗങ്ങളുണ്ട്, ഇത് തന്നെയാണ് ജ്ഞാനമാർഗവും കർമ്മമാർഗവും ഇത്യാദി. തഥാച ക്രിയാപഥ ശൈവ പുരസ്താത് പശ്ചാത് സന്യാസശ്ച, ഒന്ന് ക്രിയാപഥം ക്രിയാമാർഗം, കർമ്മം അതിൽ നിന്ന് കർമ്മയോഗത്തിലേക്ക് വരുന്ന അത് ക്രിയാമാർഗം. പുരസ്താത് അത് മുമ്പിൽ, മുമ്പിലെന്ന് വെച്ചാൽ ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം, ഈ മുമ്പ് മുമ്പെന്ന് പറയുന്നത് ഒരു ജന്മത്തെ കരുതിയല്ല പറയുന്നു, അങ്ങനെ ധരിക്കരുത്. പലരും ചിന്തിക്കുമോ ഇനി കർമ്മയോഗം ചെയ്ത് ചിത്തശുദ്ധി സമ്പാദിച്ച് പിന്നെ മുമുക്ഷുവായി പിന്നെ ഞാൻ അതിനുമുമ്പ് ഞാൻ തട്ടിപ്പോയാലോ, അങ്ങനെ സംശയിക്കും. പിന്നെ ഇതിനൊക്കെ ഇവിടെ അതുകൊണ്ട് ആദ്യം നേരെ എന്നെ അങ്ങ് മുമുക്ഷുവാകാം, സമയം കിട്ടുമല്ലോ. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്രിയാപഥം ജീവന്റെ ഈ യാത്ര അനാദിയായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്, അനേക ജന്മങ്ങൾ കഴിഞ്ഞു, ആ ജന്മങ്ങളിലാണ് ഈ പറയുന്ന ക്രിയാപഥം. അവൻ കർമ്മത്തിൽ നിന്ന് പിന്നീട് കർമ്മയോഗത്തിലേക്ക് വരുന്നു. അത് ഒരുവനെ സംബന്ധിച്ചിടത്തോളം വർത്തമാന ജന്മം അവസാന ജന്മമാണെങ്കിൽ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ജന്മം അവസാന ജന്മമാണെങ്കിൽ ശരി, അയാൾ മുമുക്ഷുവായ അയാൾ മോക്ഷത്തെ പ്രാപിക്കുന്നു. അത് തീരുമാനിക്കുന്ന ആരാ? അത് തീരുമാനിക്കാൻ ഗുരുവിന് കഴിയും, ഈശ്വരന് കഴിയും, ജീവന്മാർക്കത് തീരുമാനിക്കാൻ കഴിയത്തില്ല. എന്തായാലും അങ്ങനെ അനേക ജന്മങ്ങളിലുള്ള ആ ക്രിയാമാർഗം കർമ്മയോഗമാണ് ക്രിയാപഥ പുരസ്താത് പശ്ചാത് സന്യാസ, അത് കഴിഞ്ഞിട്ട് സന്യാസം എന്നർത്ഥം. ഇനി ഏതമേവ വിഭാഗം പുനഃ പുനഃ ദർശയിഷ്യതി ഭഗവാൻ, ഈ വിഭാഗത്തെ ഭഗവാൻ വ്യക്തമായും ദർശിപ്പിക്കുന്നു. ഭാഷകാരെ ഈ ജ്ഞാനകർമ്മ സമുച്ചയം പറയുക, അതിനെ നിഷേധിക്കുക, ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണോ, ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി മനസ്സിലാക്കുന്നു. എന്താണ് ഈ ആധ്യാത്മിക മാർഗം, ഏതെല്ലാം വഴിക്കൂടെയാണ് അത് പോകുന്നത്, അതിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു ധാരണ, ഒരുവന് അവനവനെ കുറിച്ചുള്ള ധാരണ അത് അത്യാവശ്യമാണ്. അത് തരാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നത്. ഇനി അതത്വവിത്ത്, ഇത്തരമൊരു തത്വബോധമില്ലാത്തവൻ എങ്ങനെ കർമ്മയോഗത്തിലേക്ക് പോലും കടന്നിട്ടില്ലാത്തവൻ, അഹങ്കാര വിമൂഢാത്മാ, അഹങ്കാരം കൊണ്ട് വിമൂഢമായിരിക്കുന്ന മോഹിതമായിരിക്കുന്ന ആത്മാവ് അന്ധകരണത്തോടുകൂടിയവൻ, അവൻ എന്ത് ചെയ്യുന്നു, കർത്താഹം ഇതിമന്യനെ, അവൻ താൻ കർത്താവാണെന്ന് തന്നെ കരുതുന്നു, താൻ കർമ്മം ചെയ്യുന്നവനാണെന്ന് അവൻ സങ്കല്പിക്കുന്നു, എന്നിട്ട് കർമ്മഫലത്തിന് വേണ്ടി അവൻ കർമ്മങ്ങൾ ചെയ്യുന്നു. കർമ്മി, കേവല കർമ്മി എന്ന് പറയുന്നത് തത്വവിത്തു. അസമയം ഈ ആത്മബോധം ഉണ്ടാകുന്നവനാണെങ്കിലോ നാഹം കരോമി എന്ന് കരുതുന്നു. ഈ നാഹം കരോമി, ഞാനൊന്നും ചെയ്യുന്നില്ല, അത് നേരത്തെ പറഞ്ഞ ജ്ഞാനിയിൽ അത് സഹജമായിരിക്കുന്നു, മുമ്മുക്ഷു അതിനോട് അടുത്തെത്തിയിരിക്കുന്നു, കർമ്മയോഗി അത് അഭ്യാസിക്കുന്നു, അഭ്യസിക്കുന്നു, ആണ് വ്യത്യാസം. അഹന്താത്യാഗം എന്ന് പറയുന്നതാണ് തഥാച സർവകർമാണി മനസാ സഞ്ജസ്യാസ്തേ ഇത്യാദി. ഈ കാര്യം വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർവകർമാണി മനസാ സഞ്ജസ്യാസ്തേ, സർവകർമ്മങ്ങളെയും മനസ്സുകൊണ്ട് സന്യസിച്ചിട്ടിരിക്കുന്നു ആ വിദ്വാൻ. സുഖം വശി നവദ്വാരേ പുരേ ദേഹി എന്നെല്ലാം പറയും, ജ്ഞാനനിഷ്ഠയെക്കുറിച്ച് പറയും. പക്ഷേ ഈ തത്വത്തെ ഏതെല്ലാം തരത്തിൽ ബോധിപ്പിച്ചാലും ശാസ്ത്രം ജീവന്റെ ആ സംസ്കാരമനുസരിച്ച് തത്വവിസ്മൃതി, ശാസ്ത്രം എപ്പോഴും എന്ത് ചെയ്യുന്നു, ആ നിജസ്മൃതിയെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ജീവന്റെ സഹജമായ സംസ്കാരങ്ങൾ എന്ത് ചെയ്യുന്നു, തത്വവിസ്മൃതിക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പായലുള്ള കുളത്തിൽ കല്ലെടുത്തിടുമ്പോൾ പോലെയാണ്, കല്ലെടുത്തിടുമ്പോൾ അത് മാറും, കല്ലങ്ങ് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഉടൻ വീണ്ടും പഴയതുപോലെയാവും, പായൽ നിന്ന് മൂടും. ഇതാണ് സത്സംഗത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആത്മതത്വത്തെ ശ്രവിക്കുമ്പോൾ അയാളുടെ ആത്മബോധം സ്ഫുരിക്കും. ശരി, ആത്മബോധത്തിൽ തന്നെ ആയിരിക്കും. പക്ഷെ ഏത് സമയമാണോ ആ വൃത്തി മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നു, ആ സമയം തന്നെ വീണ്ടും അയാൾ അജ്ഞനായിത്തീരും. സാധാരണ മനുഷ്യന് സംഭവിച്ചുകൊണ്ടിരിക്കും പൂർവ്വ സംസ്കാരം കൊണ്ട്. ഈ ശാസ്ത്ര സംസ്കാരമുള്ളവർക്കും ശാസ്ത്രവാസന എന്നെല്ലാം പറയുന്നു. ശാസ്ത്രത്തിൽ തന്നെ ശാസ്ത്രവാസനയെ നിഷേധിക്കുന്നുണ്ട്. ശാസ്ത്രവാസന അത് പ്രധാനമായിട്ട് എങ്ങനെയാണ് സംഭവിക്കുന്നത്? നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ അധികാരിയായി വരുന്നവൻ സാംഗമായി വേദം അധ്യയനം ചെയ്തവനാണ്. ശിക്ഷാകൽപ്പം, വ്യാകരണം, ഛന്ദസ്, ജ്യോതിഷം ഇതെല്ലാം ചേർന്ന് വേദം അധ്യയനം ചെയ്തവനാണ്. അവനെ മീമാംസയ്ക്ക് അധികാരിയാവുന്നത്, വേദമീമാംസയ്ക്ക് അധികാരിയായി തീരുന്നവൻ ഇതെല്ലാം ചേർന്ന് വേദം അധ്യയനം ചെയ്തവനാണ്. അതായിരുന്നു പഴയ കാലത്തെ അധികാരികളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, മോക്ഷാധികാരികളെ കുറിച്ച് ചിന്തിക്കുന്നു. ഇന്നുള്ള അധികാരികളെ സംബന്ധിച്ചിടത്തോളം ലൗകിക സംസ്കാരമാണ് അവരുടെ മനസ്സിരിക്കുന്നത്. പക്ഷേ അന്നത്തെ അധികാരികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിരിക്കുന്നത് എന്താണ്? ശാസ്ത്ര സംസ്കാരം. അതുകൊണ്ടാണ് ഈ ശാസ്ത്രവാസനയും മറ്റും നിഷേധിക്കുന്നത്. ഈ അധ്യയനം ചെയ്തതിന്റെ സംസ്കാരം മുഴുവൻ മനസ്സിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ പൂർവ്വ മീമാംസയും ഉത്തര മീമാംസയും എല്ലാം വിചാരം ചെയ്തത്. ഈ സംസ്കാരം നശിക്കത്തിൽ അത് പ്രബലമായിരിക്കും. ഇന്നെങ്ങനെയാണോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ശാസ്ത്രാധ്യയനം ഇല്ല, വേദാധ്യയനം ചെയ്തില്ല, സാംഗം വേദം അധ്യയനം ചെയ്തില്ല, അതുകൊണ്ട് ശാസ്ത്ര സംസ്കാരമില്ല. അതുകൊണ്ട് ഇന്നുള്ള ആരും ശാസ്ത്രവാസന ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കണ്ട, കാരണം അങ്ങനെ ഒരു സാധനമില്ല. പലരും ഈ സത്സംഗത്തിന് ശ്രമിക്കാറില്ല, എന്തെങ്കിലും ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ അധ്യയനം ചെയ്യാറില്ല, പറയുന്ന എന്താണ്, ശാസ്ത്രവാസന വരുമെന്നാണ്. ഇങ്ങനൊരു സാധനം ഇല്ല ആളിന്റെ കയ്യിൽ, അതുകൊണ്ട് അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും വായിക്കാതെയും പഠിക്കാതെയും ഇരിക്കുന്നു എന്നുള്ളതാണ്. ചില ഗീത പോലും വായിക്കത്തില്ല, എന്തൊരു ശാസ്ത്രവാസനൊന്നും. ഇങ്ങനൊരു സാധനമേ ഇയാളിന്റെ കയ്യിലില്ലെന്നുള്ള വിവരം മനസ്സിലാക്കണമെങ്കിൽ ഒരല്പശാസ്ത്രം കയ്യിൽ വേണം. അതുകൊണ്ട് അതല്ല ശാസ്ത്രവാസന എന്ന് പറയുന്നത്. നമ്മുടെ ഇരിക്കുന്നത് എന്താണ്? ലൗകിക വാസനയാണ്, ലൗകിക സംസ്കാരമാണ് ഇരിക്കുന്നത്. അവനെ സംബന്ധിച്ചോളം ഈ ശാസ്ത്രവാസനയൊന്നും ഇല്ലാതെ കണ്ട് യാതൊരു കാര്യമില്ല. ഇരിപ്പം ഇരിക്കുന്ന വളരെ മാത്രം ഇല്ലാതാക്കിയാൽ മതി. അതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം ശാസ്ത്രവാസനയെ ഭയക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇവിടെ ഇപ്പൊ അടുത്ത് വരുന്ന തത്ര കേജിത് പണ്ഡിതം മന്യാഹ വദന്തി, ഇതാണ് ശാസ്ത്രവാസനയുള്ളവരെന്ന് പറയുന്നത്. അവരെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മുടെ ഈ അദ്വൈത ഗ്രന്ഥങ്ങളിലൊക്കെ ശാസ്ത്രവാസന ശാസ്ത്രവാസന എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരും ഒരിക്കലും ധരിച്ചുകളയരുത്, നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് എന്നൊരിക്കലും ധരിച്ചുകളയരുത്. നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു സാധനമില്ല. ഈ ജന്മത്തിന് ഉണ്ടാകാനുള്ള ചാൻസും കുറവാണ്. മറ്റങ്ങനെയല്ല, അവര് ബാല്യത്തിൽ തന്നെ, എന്തുകൊണ്ട്? വളരെ ചെറിയ പ്രായത്തിൽ 6-7 വയസ്സുള്ളപ്പോൾ ഉപനയനം ചെയ്തു. പിന്നീട് വേദം സ്വശാഖ, ബുദ്ധിയുള്ളവനാണെങ്കിൽ മൊത്തം വേദവും അധ്യയനം ചെയ്യുകയാണ്. അതിന്റെ തന്നെ ഒരു സംസ്കാരം വരും, ആ സംസ്കാരം ഉള്ളി വരും. പിന്നീട് ഗുരുകുലത്തിൽ നിന്ന് ബാക്കിയുള്ള ശാസ്ത്രങ്ങളെല്ലാം അധ്യയനം ചെയ്യുന്നു. പൂർവമീമാംസ, ഉത്തരമീമാംസ, ദർശനം, അവന്റെ മനസ്സിൽ ഈ സർവശാസ്ത്രത്തിന്റെ സംസ്കാരം ഇരിക്കുന്നു. അവൻ അദ്വൈതത്തിലെ അദ്വൈത മാർഗത്തിലേക്ക് വരുന്നു. അതിനവനെ സഹായിച്ചത് ഈ ശാസ്ത്രവാസനയാണ്. പക്ഷെ അതിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. മുമ്പോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു പരിധിവരെ അത് സഹായിച്ചെങ്കിലും പിന്നീട് അത് അവനെ ബന്ധിക്കും. അതുകൊണ്ട് ആ വാസനയെ നശിപ്പിക്കുന്നതിന് വേണ്ടി അവൻ പരിശ്രമിക്കുന്നു. അതവിടെയുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മൾ വേദാധ്യയനം ചെയ്തില്ല, ഉപനയനം ചെയ്തില്ല. ചിലപ്പോൾ LKG UKG വഴിക്ക് വന്നിരിക്കും. നമ്മൾ ഉൾക്കൊള്ളുന്നതും ഒന്നും ഈ പറയുന്ന ശാസ്ത്രങ്ങളല്ല. നമ്മൾ അത്തരമൊരു വാസനയില്ല. നമ്മൾ ആർജിച്ചിരിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിലുള്ള നന്മയും തിന്മയും എല്ലാം നമ്മൾ ആർജിച്ചിരിക്കുന്നത്. ശാസ്ത്രമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ സംസ്കാരത്തെയാണ് നമ്മൾ നശിപ്പിക്കേണ്ടത്. ഇവിടെ അതല്ല തത്ര കേജിത് പണ്ഡിതം മന്യാഹ. ഇവിടെ മീമാംസകന്മാരെ ഉദ്ദേശിച്ച് പറയുകയാണ്. ഒരു പണ്ഡിതന്മാരാണ്, പക്ഷെ നേരത്തെ പറഞ്ഞല്ലോ പണ്ഡിതന് ഭാഷ്യകാരൻ തന്നെ പറഞ്ഞു. പണ്ഡ ആത്മവിഷയ ബുദ്ധി അസ്ഥി യസ് യസ് പണ്ഡിത എന്ന് നേരത്തെ ഭാഷ്യത്തിൽ പറഞ്ഞു. ഇവിടെയാണ് ആദ്യ ഭാഷ്യം തുടങ്ങുന്നത്. പണ്ഡിത ശബ്ദത്തെ വ്യാഖ്യാനിച്ചു. അങ്ങനെയുള്ള പണ്ഡിതന്മാര് അല്ല ഇവിടെ പറയുന്നത്. പണ്ഡിതം മന്യാഹ, പണ്ഡിതം ആത്മാനം മന്യന്റെ, സ്വയം തന്നെ കുറിച്ച് പണ്ഡിതനാണെന്ന് കരുതുന്നു, അറിവുള്ളവനാണെന്ന് കരുതുന്നു. എന്തുകൊണ്ടാണ്? മീമാംസകനും വിചാരം ചെയ്ത് അവനും ആത്മബോധമുണ്ടായി. മീമാംസകനും ആത്മബോധമുണ്ടായി. എങ്ങനെയാണ് ആത്മബോധമുണ്ടായത്? ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവുണ്ട്, ആത്മാവാണ് ഈ പ്രവൃത്തിയെല്ലാം ചെയ്യുന്നത്, ആത്മാവ് മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോയി സുഖമനുഭവിക്കും, ഇങ്ങനെയല്ല ആത്മാവിനെ കുറിച്ച് ധരിച്ചു. ആത്മബോധമുണ്ടായി. അങ്ങനെയുള്ള ഇവിടെ പണ്ഡിതം മന്യനെന്ന് പറയുന്നു. അദ്വൈത ആത്മബോധമുള്ളവനല്ല അവൻ, ശരിക്കുള്ള പണ്ഡിതൻ. ഇത് പണ്ഡിതം മന്യൻ. അവർ പറയുന്ന കാര്യങ്ങളാണ്, അതിന് സമാധാനം പറയുകയാണ്. കാരണം ആ ശാസ്ത്രവാസന അവനിലിരിക്കുന്നു. ഒരു ജിജ്ഞാസുവിനായിക്കൊള്ളട്ടെ, ഇത്രയൊക്കെ ആത്മതത്വത്തെ വിശദീകരിച്ച് പറഞ്ഞാലും വീണ്ടും സംശയം വരും. എന്തുകൊണ്ട്? അത്തരം ശാസ്ത്ര സംസ്കാരം ഉള്ളിയിരിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളിലൂടെ വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു സംശയവും വരുന്നില്ല. ഈ ചോദിക്കുന്ന സംശയം നമ്മുടെ മനസ്സിൽ വരുന്നില്ല. എന്തുകൊണ്ട്? കാരണം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു സംസ്കാരമില്ല. അതുകൊണ്ട് അത്തരം സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ വരത്തില്ല. പക്ഷേ ശാസ്ത്ര സംസ്കാരമുള്ളവന് ആ സംശയം വരും. അതും നശിക്കണം. അവന്റെ ആ സംസ്കാരത്തെ പ്രബലമായ സംസ്കാരം കൊണ്ട് ഇല്ലാതാക്കണം. സംസ്കാരം പലതരത്തിൽ നശിക്കും. അത് ഒന്നെന്താണോ, ദുർബലമായ സംസ്കാരത്തെ പ്രബല സംസ്കാരം അഭിഭവിപ്പിക്കും, കീഴ്പ്പെടുത്തിക്കളെ. അതുകൊണ്ട് അദ്വൈത സംസ്കാരം പ്രബലമായ സംസ്കാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ചർച്ച ഇവിടെ ചെയ്യുന്നു. എന്താണ് ഈ പണ്ഡിതന്മാരൻ മീമാംസകൻ പറയുന്നത്? ജന്മാദി ഷഡ്ഭാവ വിക്രിയാരഹിതോ അവിക്രിയോ അകർത്ത ഏകോ അഹം ആത്മാ ഇതിന കസിചിത് ജ്ഞാനം ഉത്പദ്യതേ യസ്മിൻ സതി സർവകർമ്മ സന്യാസ ഉപദിശ്യതേ. പറയുന്നത് നിങ്ങളീ പറഞ്ഞല്ലോ ജന്മാദി, നേരത്തെ ചർച്ച ചെയ്തു ഷഡ്ഭാവ വികാരങ്ങൾ ഇല്ലാത്തതാണ് ജന്മാദി ഷഡ്ഭാവ വിക്രിയാരഹിതോ അവിക്രിയോ വികാരരഹിതനാണ് അകർത്ത ഏകോ അഹം ആത്മാ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തത്. ഇതിന്റെ കസിജിത് ജ്ഞാനം ഉത്പദ്യതേ, ഇങ്ങനെ ഒരു ജ്ഞാനം ഒരു ബോധം ആർക്കും ഉണ്ടാകത്തില്ല, ആത്മാവിനെ അങ്ങനെ അറിയാൻ കഴിയത്തില്ല. യസ്മിൻ സതി, ശരി, അങ്ങനെ ഒന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ സർവകർമ്മ സന്യാസ ഉപദിശ്യതി, സർവകർമ്മ സന്യാസത്തെ കുറിച്ച് നമുക്കിവിടെ പ്രസംഗിക്കാം, അത് സാധ്യമല്ല എന്നാണ്. അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകത്തില്ല. തന്ന എന്നെ നിഷേധിക്കുന്നു. ഭാഷ്യകാരം പറയുന്നു അത് ശരിയല്ല. നാം ജായതേ ഇത്യാദി ശാസ്ത്ര ഉപദേശ ആനർത്ഥക്യ പ്രസംഗം പറയുന്നു. അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ ഇത് ആർക്കു വേണ്ടി ഉപദേശിച്ചു? ഞാൻ ജായതേ മറിയതേ, ഭഗവാൻ ഉപദേശിച്ചത് തന്നെ വ്യർത്ഥമായി തീരും നിങ്ങൾ പറയുന്നതനുസരിച്ചാണ്. ഭഗവാൻ ഉപദേശിച്ചത് സാർത്ഥകമാണ്, അതുകൊണ്ട് അങ്ങനെ ഒരു ബോധം ഉണ്ടാകും. ഞാൻ ജായതേ ഇത്യാദി ശാസ്ത്ര ഉപദേശ ആനർത്ഥക്യ പ്രസംഗം അത് അർത്ഥമായി തീരും. യഥാചാ, കാരണം ഇവിടെ പറയുന്ന മീമാംസകനും ശാസ്ത്രത്തെ പ്രമാണമായി സ്വീകരിക്കുന്ന ആളാണ്, അവർക്ക് മനസ്സിലാകും എന്നുള്ള രീതിയിൽ കാര്യം അടുത്ത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. യഥാച ശാസ്ത്ര ഉപദേശ സാമർഥ്യാത് ധർമ്മ അധർമ്മ അസ്തിത്വ വിജ്ഞാനം കർത്തുഷ്ഠ ദേഹാന്തര സംബന്ധ വിജ്ഞാനം ഉത്പദ്യതേ തഥാ ശാസ്ത്രാത് തസ്യൈവ ആത്മനോ അവിക്രിയത്വ അകർത്തൃത്വ ഏകത്വാദി വിജ്ഞാനം കസ്മാന്ന ഉത്പദ്യതേ ഇതി പൃഷ്ടവ്യാ തേ തേ പൃഷ്ടവ്യാ അവരോട് ചോദിക്കണം എന്നാണ്. ഇത് കർമ്മണി പ്രയോഗമാണ്. അവർ ചോദിക്കപ്പെടേണ്ടവരാണ് എന്നൊക്കെയാണ് മലയാളത്തിൽ തർജ്ജമ ചെയ്യുന്നത്. അവരോട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ മതി. ആരോട്? ഇവിടെ ഈ ചോദ്യവുമായി വന്നവരോട്. എന്താണ് ചോദിക്കേണ്ടത്? യഥാ, എപ്രകാരമാണോ ശാസ്ത്ര ഉപദേശ സാമർഥ്യ, ശാസ്ത്രോപദേശം കൊണ്ട്, വേദാധ്യയനം കൊണ്ട്, പൂർവമീമാംസയുടെ വിചാരം കൊണ്ട് ധർമാധർമ്മ അസ്തിത്വ വിജ്ഞാനം, ഈ മീമാംസകർക്ക് ധർമ്മം എന്താണ് അധർമ്മം എന്താണ് ഇതിന്റെ എല്ലാം അസ്തിത്വജ്ഞാനമുണ്ട്. അവർ പറയും യാഗാതിരേവ ധർമ്മ, ഗുരുവിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? യാഗാദികൾ അനുഷ്ഠിക്കുകയാണ്, വേദത്തിൽ നിഷേധിച്ചിരിക്കുന്നതെല്ലാം അധർമ്മം. ഇങ്ങനെ ധർമാധർമ്മം ഞാൻ അവർക്കുണ്ടാകുന്നു. മാത്രമല്ല എന്താണ് കർത്തുഷ്ഠ, യാഗകർത്താവിനെ കുറിച്ച് അവർക്ക് ബോധമുണ്ടാകുന്നു, ആത്മാവാണ് യാഗം ചെയ്യുന്നത്. ദേഹാന്തര സംബന്ധ വിജ്ഞാനം, ഈ ആത്മാവ് ഒരു ദേഹം വിട്ട് മറ്റൊരു ദേഹത്തെ സ്വീകരിക്കുന്നു, ദേഹാന്തര സംബന്ധം വിജ്ഞാനം. ഇതിനെക്കുറിച്ചെല്ലാം അല്ല, ശരിയായ ജ്ഞാനം ശാസ്ത്രത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്, പൂർവമീമാംസയിൽ നിന്ന്. ദേഹ അതിരിക്തമായ ആത്മാവ്, അതിന്റെ മറ്റു ദേഹപ്രാപ്തി, ഇതെല്ലാം ഇതെല്ലാം അവർ സമ്മതിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ തഥാ ശാസ്ത്ര, ഇതേ ശാസ്ത്രത്തിൽ നിന്ന് തന്നെ, ഏത് വേദത്തിൽ നിന്ന് തന്നെ, തസ്യൈവ അതേ ആത്മാവിനെ കുറിച്ച് തന്നെ, ആത്മനോ അവിക്രിയത്വം അകർത്തൃത്വം ഏകത്വം ആദി വിജ്ഞാനം, ഇങ്ങനെയുള്ള വിജ്ഞാനം കസ്മാന്ന ഉത്പദ്യത എന്തുകൊണ്ടുണ്ടാകത്തില്ല? നിങ്ങൾ പ്രമാണമായിരിക്കുന്ന ആ ശാസ്ത്രം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങളുണ്ട്. ഉത്തരമീമാംസ അത് ശ്രദ്ധിച്ചില്ല, പൂർവമീമാംസയിലാണ് ശ്രദ്ധിച്ചത്, സംസ്കാരം അതിലായിരുന്നു. അതുകൊണ്ട് അവർക്ക് അവിടെ ആത്മാവിനെ കുറിച്ച് ഇത്രയും ജ്ഞാനം ഉണ്ടായിരുന്നു. ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവുണ്ട്, അത് കർത്താവാണ് ഭോക്താവാണ്. പക്ഷേ അതിന്റെ ഉത്തരമീമാംസ അവിടെ ശ്രദ്ധിക്കണം. അത് ഈ ഇവർക്കുമുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ ഒരു സത്സംഗം ശ്രമിച്ചുകൊണ്ടിരിക്കും, ഇതിൽ പല കാര്യങ്ങളും ഒരു മണിക്കൂർ നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ അതിന് ഒരു പക്ഷേ ഒരു 10-15 മിനിറ്റ് മാത്രമേ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ പതിയത്തുള്ളൂ. കുറെ സമയം നമ്മൾ നമ്മുടെ മനോരാജ്യത്തിലായിരിക്കും, ശരീരവും മിഴിയും ചെവിയും എല്ലാം ഇവിടെ ഉണ്ടെങ്കിലും കൂടുതൽ സമയം നമ്മൾ നമ്മുടെ തന്നെ മനോരാജ്യത്തിലായിരിക്കും. പിന്നെ നമ്മുടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചിന്തകളിലേക്കും ഏതെങ്കിലും ഒരു വാക്ക് കിട്ടി അതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് പോവും. പിന്നെ കുറച്ച് സമയം ഉറങ്ങും. പിന്നെ കുറച്ച് സമയം ഉറക്കത്തെ മറ്റുള്ളവരെ അറിയാതിരിക്കാനുള്ള ശ്രമം, ഉറക്കത്തിനുള്ള മൽപ്പിടുത്തം. ചിലർക്ക് ഉറങ്ങുന്നു എന്ന് മറ്റുള്ളവർ അറിഞ്ഞാലും പ്രശ്നമൊന്നും, അവർ സുഖമായിട്ടങ്ങ് ഉറങ്ങും. ചിലർക്ക് അടുത്തിരിക്കുന്നവർ അറിയുന്നതിന് പ്രയാസമായതുകൊണ്ട് അവർ ഉറക്കത്തോട് മൽപ്പെടുത്തണം. ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മുടെ സമയം കുറേ അങ്ങ് പോകും. ഒരു 10-15 മിനിറ്റാണ് നമ്മുടെ മനസ്സിൽ ഇക്കാര്യങ്ങളൊക്കെ വന്ന് കയറുന്നത്. കുറെ കാര്യങ്ങളെല്ലാം ചെവിക്ക് പുറത്തുനിന്ന് തന്നെ തെറിച്ചു പോകും, ഉള്ളിലേക്ക് കയറത്തില്ല. ചിലത് ചെവിക്ക് അകത്ത് കയറിയാലും ബുദ്ധി സ്വീകരിക്കത്തില്ല, ബുദ്ധി തള്ളിക്കളയും, ബുദ്ധി എന്നോട് അനുകൂലിക്കത്തില്ല. ഇങ്ങനെ മൊത്തം കൂട്ടിക്കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ 1.5 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് ആയിരിക്കും നമുക്ക് പ്രയോജനപ്പെടുന്നു. അതുകൊണ്ടാണ് പലരും വിചാരിക്കുന്നത് ഈ സമയം വേറെ എന്തെങ്കിലും പണി ചെയ്താലും. ചിലങ്ങനെ ചിന്തിച്ചു പോകുന്നതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇത് തന്നെയാണ് എല്ലാവർക്കും പറ്റുന്നത്. വേദ അധ്യയനം ചെയ്തവനും അത് തന്നെ. വേദ അധ്യയനം ചെയ്തവനും എന്താണ്, അതിന്റെ ആ ഉത്തരമീമാംസ അവിടെ ശ്രദ്ധിച്ചില്ല. പൂർവ്വമീമാംസയിലായിരുന്നു ശ്രദ്ധ, കുറെയൊക്കെ ശ്രദ്ധിച്ചതില്ല. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? സംസ്കാരാനുകൂലമല്ലാതെ വരുന്നുണ്ട്. എന്താണ് ഇതിനൊരു പോം വഴി? ഇതിന്റെ ഇതിനെ ആവർത്തിക്കുകയല്ല, വേറെ പോം വഴിയൊന്നുമില്ല, വേറെ പോം വഴിയൊന്നുമില്ല. ബലവാൻ ഇന്ദ്രിയഗ്രാമം, ഇന്ദ്രിയഗ്രാമം മനസ്സ് ഇതെല്ലാം കൂടെ ചേർന്നിരിക്കുന്ന ഈ ഒരു സമൂഹം എന്ന് പറയുന്നത് എന്താണ്? അത് വളരെ ബലമുള്ളതാണ്. ഇതിന്റെ ആവർത്തനം കൊണ്ടേ അതിനെയൊക്കെ ഒന്ന് മെരുക്കിയെടുക്കാൻ പറ്റും. വിദ്വാംസമപി കർഷതി, വളരെ പരിപക്വമായ മനസ്സിനെ പോലും ഇത് ഇതിന്ന് മാറ്റിക്കൊണ്ടു പോകണേ. പിന്നെ സാധാരണ മനസ്സിനെ കുറിച്ച് പറയാനുണ്ടോ? അതുകൊണ്ടിത് സംസ്കാരമാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അപ്പൊ മീമാംസ വൈദിക കർമ്മ സംസ്കാരമുള്ളവൻ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് തന്നെ പിടിച്ചുകൊണ്ടു പോകും. അതുകൊണ്ട് സംസ്കാരം മറ്റേതിനെയും ഏതിനേക്കാളും പ്രബലമാണ്. ഇന്നത്തെ ഇന്ന് നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ ഒന്നുമല്ല, ഇതിലും വളരെ ശ്രേഷ്ഠമായ സാഹചര്യങ്ങളാണ് വൈദികന്മാർ കിട്ടിയിരുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളിൽ നല്ല സംസ്കാരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വളർന്നു വരുമ്പോൾ അവരെല്ലാം നല്ല സംസ്കാരങ്ങൾ പ്രബലമായിരിക്കുന്നു. അത് കുറേ ശരിയുണ്ട്, പക്ഷെ കുറേ തെറ്റുമുണ്ട്. ഇനി വൈദികന്മാരെ നോക്കിയാൽ മതി, വേറെ ആരെയും നോക്കണ്ട. ഒരു കുട്ടിക്കാലത്തെ വേദ അധ്യയനം ചെയ്തു, വേദം പഠിച്ചു, അവരുടെ കുറ്റമല്ല, വേദമൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിച്ചു. പക്ഷെ അവരുടെ ശ്രദ്ധ പോയത് അവിടെ കർമ്മത്തിലേക്ക്. വേദത്തിൽ തന്നെയുണ്ട് ജ്ഞാനം, തത്വം ജ്ഞാനവും മറ്റും, അവിടേക്ക് ശ്രദ്ധ പോയില്ല. അപ്പൊ കുട്ടിക്കാലത്തെ പഠിച്ചിട്ട് കാര്യം തന്നെ ഉണ്ടോ? കാര്യമൊന്നുമില്ല. ചിലർക്കത് പ്രയോജനപ്പെടുന്നു, അവര് ശ്രദ്ധിക്കുന്നു, അങ്ങനെ പോകുന്നു. ഇവിടെ എന്താണ്? അവന്റെ സംസ്കാരം ആണ് അവനെ നിയന്ത്രിച്ചത്. അവനെ പൂർവ കർമ്മകാന്ഡത്തിലേക്ക് അവനെ കൊണ്ടുപോയി. വേദം ബാല്യത്തിലെ അധ്യയനം ചെയ്യാൻ കഴിഞ്ഞിട്ടും അവന്റെ മനസ്സ് ആത്മതത്വത്തിലേക്ക് വന്നില്ല. അവിടെ എന്താ നിയന്ത്രിച്ചത്? അവനെ നിയന്ത്രിച്ച അവന്റെ സംസ്കാരമാണ്. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജിജ്ഞാസുവായ ഒരുവൻ, ഉത്തമനായ ഒരു ഗുരുവിന്റെ സമീപത്തിൽ നിന്നും ജിജ്ഞാസയുണ്ട്. പക്ഷെ ആ ഗുരുവിന്റെ സമീപത്ത് ചെന്നു കഴിഞ്ഞാലും അവന് ആത്മവിദ്യയിലോ ആത്മീയ മാർഗത്തിലോ മനസ്സുറച്ചു എന്ന് വരത്തില്ല. അവിടെ പൂർവ്വ സംസ്കാരം പ്രബലമായി വന്നു കഴിഞ്ഞാൽ അവൻ അവന്റെ വഴിക്ക് പോകും. ഗുരുവും വേണ്ട, ആത്മീയവും വേണ്ട, എല്ലാത്തിനും ഉപേക്ഷിച്ചിട്ട് പോകും. അല്ലെങ്കിൽ ഗുരുവിന്റെ സന്നിധി കഴിഞ്ഞാൽ തന്നെ അവന്റെ ശ്രദ്ധ വേറെ കാര്യങ്ങളിലായിരിക്കും, മറ്റു കാര്യങ്ങളിലേക്ക് പോകും. എന്തുകൊണ്ട്? അവിടെയും ആ സംസ്കാരം പ്രബലമായി വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പലരെ കുറിച്ച് ചിന്തിക്കുന്നത്. ഗുരുവിന്റെ അല്ല, മറ്റുള്ളവരെ കുറിച്ചല്ല, അവനവരെ കുറിച്ച് തന്നെ ചിന്തിക്കും. സ്വകാര്യമായിട്ടെങ്കിൽ പിന്നെ ഒരു ഗുരുവിന്റെ സമീപത്ത് വന്നിട്ട് എന്തുകൊണ്ടായിട്ട് മനസ്സിങ്ങനെ നശിച്ചു പോയത്, എന്താ നേരെ പോകാത്ത എന്ന് ആത്മഗതമായിട്ടെങ്കിലും മനുഷ്യൻ ചിന്തിക്കും. എന്തുകൊണ്ട്? അവിടെ സംസ്കാരം പ്രബലമായിരിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ ശാസ്ത്രകാരന്മാർക്ക് സംഭവിച്ചിരിക്കുന്നത്. സംസ്കാരം പ്രബലമായതുകൊണ്ട് അവൻ ആ വഴിക്ക് ചിന്തിച്ചു. അതുകൊണ്ടിവിടെ ഭാഷ്യകാരൻ പറയുകയാണ്, ഈ ശാസ്ത്രം നിന്നെ കൊണ്ട് ഇങ്ങനെയെല്ലാം ചിന്തിപ്പിച്ചെങ്കിൽ, നീ കർത്താവാണ് ഭോക്താവാണ് എന്നൊക്കെ ചിന്തിപ്പിച്ചെങ്കിൽ, അതേ ശാസ്ത്രം തന്നെ നിന്നെ കൊണ്ട് എന്തുകൊണ്ട് ആത്മാവിന്റെ ശരിയായ ബോധം നിനക്കുണ്ടാക്കി തരത്തില്ല? സംസ്കാരം കൂടി അനുകൂലമായല്ലോ. കസ്മാൻ ഉത്പദ്യത ഏകത്വാദി വിജ്ഞാനം എന്തുകൊണ്ടുണ്ടായിക്കൂടാ? അതുകൊണ്ടാകാം. അതുണ്ടായില്ല, എന്തുകൊണ്ടുണ്ടായില്ല? ശാസ്ത്രം അധ്യയനം ചെയ്തിട്ടും സംസ്കാരം അതിന് അനുകൂലം ആയിരുന്നില്ല. ഇതി പൃഷ്ഠവ്യവസ്ഥ. അതുകൊണ്ട് ശാസ്ത്രത്തെ കുറ്റം പറയുന്നു, ഗുരുവിനെ കുറ്റം പറയുന്നു. തന്റെ വിവരക്കേടിന് ശാസ്ത്രത്തെയോ ഗുരുവിനെയോ അല്ല, അതിന്റെ തന്റെ സംസ്കാരമാണ് അതിന് തന്നെ ഇങ്ങനെയാക്കി തീർന്നു. അതിൽ ശാസ്ത്രത്തിന്റെ അപൂർണത അല്ലെങ്കിൽ ഗുരുവിന്റെ അപൂർണതയാണെന്ന് ധരിക്കരുത് എന്നത്. ഇവിടെ ജിജ്ഞാസു ഇതുവരെ നേടിയ ആ അറിവ് വശുകൊണ്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. കരണ അഗോചരത്വാതിഥി ചെയ്ത് ഇവിടെ ശാസ്ത്രം ജ്ഞാനത്തിന് കരണമാണ് എന്ന് വെച്ചാൽ ഒരു ഉപായമാണ്. ശാസ്ത്രത്തിൽ നമ്മൾ അറിവ് നേടുന്നു. ഇവിടെ പറയുന്ന അവിക്രിയത്വ അകർത്തൃത്വ ഏകത്വം അങ്ങനെയുള്ള ഒരു ആത്മാവ്, നിത്യശുദ്ധ മുക്തമായിരിക്കുന്ന ആത്മാവ്, അത് കരണ അഗോചരമാണ്. ഗോചരമെന്ന് വെച്ചാൽ വിഷയം, അഗോചരമെന്ന് വെച്ചാൽ വിഷയമല്ല. കരണമെന്ന് വെച്ചാൽ ശാസ്ത്രം, അത് ശാസ്ത്രത്തിന് വിഷയമല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ശാസ്ത്രം അധ്യയനം ചെയ്തിട്ടും ആത്മാവിനെ അറിയാത്തതെന്നാണ് പറയുന്നത്. കാരണം ശാസ്ത്രത്തിന് അതിനെ പ്രതിപാദിക്കാനുള്ള കഴിവില്ല. ശാസ്ത്രം ഒരിക്കലും നിത്യമുക്തമായിരിക്കുന്ന ഒരു ആത്മാവിനെ ബോധിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ശാസ്ത്രത്തിൽ നിന്ന് ഉള്ള സംസ്കാരത്തോടുകൂടിയ എന്റെ മനസ്സിനും അതിനെ ബോധിക്കാൻ കഴിഞ്ഞില്ല. ശാസ്ത്ര ശബ്ദമാണ്, ആ ശബ്ദം എന്ത് ചെയ്യുന്നു? അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്, മനോവൃത്തികളെ ഉണ്ടാക്കും. അപ്പൊ ശാസ്ത്രത്തിലൂടെ അറിയുക എന്ന് പറഞ്ഞാൽ മനസ്സിലൂടെ അറിയുക എന്നർത്ഥം. മനസ്സിനത് വിഷയമല്ലല്ലോ. ഈ പറയുന്ന തരത്തിലുള്ള ഒരു ആത്മാവിനെ എങ്ങനെ മനസ്സുകൊണ്ട് ഞാൻ അറിയും? ശാസ്ത്ര സംസ്കാരമുള്ള മനസ്സുകൊണ്ട് ഈ പറയുന്ന ആത്മാവിനെ എങ്ങനെ അറിയും? അത് കരണ അഗോചരമാണ്. ശാസ്ത്രത്തിനും മനസ്സിനും ഒന്നും അത് വിഷയം അല്ല. അതുകൊണ്ടാണ് അറിയാത്തത്. എന്നുവെച്ചാൽ ശാസ്ത്രത്തിൽ അതിനെ പ്രതിപാദിച്ചിട്ടില്ല, മനസ്സിന് കൊണ്ട് അതിനെ അറിയാനും കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ശാസ്ത്രത്തിന് അതിനെ പ്രതിപാദിക്കാൻ കഴിയത്തില്ല എന്നാ അതിനെ നിഷേധിക്കുന്നു. അത് ശരിയല്ല. എന്തുകൊണ്ട്? മനസ്സ ഏവ അനുദിഷ്ടവ്യം. ബൃഹദാരൺ ഈ ശ്രുതി പറയുന്നു, ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. ഇരി ശ്രുതി ശ്രുതി എന്ന് പറയുന്നുണ്ട്. മനസ്സുകൊണ്ട് തന്നെയാണ് ഇതിനെ അറിയേണ്ടത്. ശാസ്ത്രത്തിൽ നിന്നും മനസ്സിലാകണം. നമ്മൾ പറയുന്നുണ്ടോ മനസ്സിലാകുന്നു മനസ്സിലാകുന്നില്ല. ശാസ്ത്രത്തിൽ നിന്ന് ഇത് മനസ്സിലേക്കാകണം. മനസ്സുകൊണ്ട് തന്നെ ഇതിനെ അറിയണം. എന്നാ പിന്നെ ശാസ്ത്രം അധ്യയനം ചെയ്തിട്ട് എന്തുകൊണ്ട് അറിഞ്ഞില്ല? ശാസ്ത്രം ഉണ്ടായിരുന്നു, മനസ്സും ഉണ്ടായിരുന്നു. അതിന് സമാധാനമാണ് അടുത്ത് പറയുന്നത്, ശാസ്ത്ര ആചാര്യ ഉപദേശജനിത ശമദമാതി സംസ്കൃതം മനഃ ആത്മദർശനെ തരണം. എല്ലാ മനസ്സിനും ഇതിനെ അറിയാൻ പറ്റത്തില്ല. പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ വേണം, ഒന്ന് ശാസ്ത്രം, മറ്റൊന്ന് ആചാര്യം. ശാസ്ത്രവും ഗുരുവും വേണം. എന്ത് രണ്ടിനെയും പറയുന്നത്? എവിടെ ആചാര്യസ്വാമികൾ ശാസ്ത്രത്തെ കുറിച്ച് പറയും, അവിടെ ഗുരുവിനെ കുറിച്ചും പറയും. എവിടെ ഗുരുവിനെ കുറിച്ച് പറയും, അവിടെ ശാസ്ത്രത്തെ കുറിച്ചും പറയും. പരമാർത്ഥത്തിൽ ഇത് ഒന്ന് തന്നെ. എന്നാലും വേറിട്ട് എന്തിനു പറയുന്നു? ശാസ്ത്രം എന്ന് പറയുമ്പോൾ പൂർവാചാര്യന്മാരുടെ ഉപദേശം, പൂർവാചാര്യന്മാരുടെ ഉപദേശം, വേദം കാലം തുടങ്ങി ഇങ്ങോട്ട് വന്നിട്ടുള്ള അതെല്ലാം ശാസ്ത്രത്തിൽ പെടുത്താം. പക്ഷെ ആ ഉപദേശം മാത്രം മതിയോ? പോരാ, അതുമാത്രം പോരാ, ഒരു ഗുരുവും കൂടിയേ തീരും. ഗുരുവില്ലാതെ കാര്യം, അതായത് ഒരു ഗുരുവിന്റെ ജീവസാന്നിധ്യം അത് കൂടിയേ തീരും. എന്തിന്? കാരണം ആ ശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് വിഭിന്നമാണ് ശാസ്ത്രങ്ങൾ. അതിൽ നിന്നും സത്ശാസ്ത്രത്തെ കാണിച്ചു തരാൻ ഗുരു വേണം, അല്ലെങ്കിൽ ആ ശാസ്ത്രത്തിന്റെ സാരത്തെ, ആ ശാസ്ത്രത്തിന്റെ ഉപദേശങ്ങളെ ശിഷ്യന് പാകമായ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുന്നതിന് ഗുരു കൂടിയേ തീരും. ശിഷ്യന്റെ സംശയങ്ങൾ തീർത്തു കൊടുക്കുന്നതിന് ഗുരു കൂടിയേ തീരും. അല്ലെങ്കിൽ ശിഷ്യനെ ആധ്യാത്മിക മാർഗത്തിൽ, ശാസ്ത്രങ്ങൾ എല്ലാത്തിനും ശാസ്ത്രം പ്രമാണം. ശാസ്ത്രങ്ങളിൽ നിരവധി സാധനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, നിരവധി ഫലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെന്നെല്ലാം ശിഷ്യന്റെ പാകതയ്ക്കനുസരിച്ച് ശിഷ്യന് വേണ്ടത് അത് നിർദ്ദേശിക്കുന്നതിന് ഗുരു വേണം. ശിഷ്യന്റെ പാകത മനസ്സിലാക്കി ശിഷ്യന് വേണ്ടത് ഉപദേശിക്കുന്നു, ശിഷ്യനെ ശരിയായ രീതിയിൽ നയിക്കുന്നതിന് ആചാര്യം കൂടിയേ തീരും. ആചാര്യന്റെ ജോലി എന്ന് പറയുന്നത് ശാസ്ത്രം മനസ്സിലാക്കി കൊടുക്കുക മാത്രമല്ല, ശിഷ്യനെ എല്ലാ രീതിയിലും ശിഷ്യനെ മുന്നോട്ട് നയിക്കുക, ഈശ്വരീയ മാർഗത്തിലേക്ക് നയിക്കുക. അതിനൊരു ആചാര്യനും വേണം, ഗുരു വേണം. ഗുരുവില്ലാതെ ശാസ്ത്രം കൊണ്ട് മാത്രം, പൂർവ്വശാസ്ത്രങ്ങൾ കൊണ്ട് മാത്രം അതിനെ ഉപയോഗിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് ഗുരുവിന്റെ സഹായമില്ലാതെ കേവല ശാസ്ത്രങ്ങളെ മാത്രം ആശ്രയിക്കുന്നവർക്കാണ് ഈ സന്യാസത്തെയും കുറിച്ചും മറ്റുമൊക്കെ പലതരത്തിലുള്ള ധാരണകളും തെറ്റിദ്ധാരണകളും മറ്റും വരുന്നത്. അപ്പൊ അവിടെ ഗുരു, ശാസ്ത്രവും ഗുരു, അതിൽ മുഖ്യം ഗുരു തന്നെ. കാരണം ശിഷ്യൻ ആ ശാസ്ത്രത്തെ മനസ്സിലാക്കി കൊടുക്കുന്ന ഗുരുവാണ്. ശാസ്ത്രം രണ്ടാമതേ വരുന്നത് ഗുരുവിനാണ്. അതാണ് ശാസ്ത്രം പറഞ്ഞിട്ട് ആചാര്യൻ എന്നുള്ള പറയുന്നു, ഗുരുവിനെ കൂടി പറയുന്നു. ആ ശിഷ്യന്റെ എല്ലാ സംശയങ്ങളും, ഒരു ഗുരുവിന്റെ സഹായമില്ലാതെ ശാസ്ത്രത്തെ സമീപിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ശബ്ദജാലം, മഹാരണ്യം, ചിത്തഭ്രമണ കാരണം ചിത്തഭ്രമം ഉണ്ടാവും. ഒരു ഗുരു നിർദ്ദേശിക്കാനില്ലെങ്കിൽ അയാൾക്ക് സാധ്യത്തെക്കുറിച്ച്, സാധനയെക്കുറിച്ച് എല്ലാ സംശയങ്ങളും തീരുമാനങ്ങളിലെത്താൻ കഴിയാതെ ഗുരു എന്ത് ചെയ്യുന്നു? അതെല്ലാം ഉൾക്കൊണ്ട് നിർദ്ദേശിക്കുന്നു, ഇന്ന വഴിക്ക് പോകും. പിന്നെ ശിഷ്യന് മറ്റൊന്ന് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ശാസ്ത്രാചാര്യ ഉപദേശജനിത, ശാസ്ത്രാചാര്യ ഉപദേശം അതിൽ നിന്നുണ്ടാകുന്ന ശമദമാദി സംസ്കൃതം, അതെങ്ങനെയുള്ള മനസ്സായിരിക്കണം? ഗുരുവിന്റെ സമീപത്തിൽ നിന്ന് ഗുരുവിന്റെ ഉപദേശം കേട്ടാൽ മാത്രം പോരാ, കേൾക്കുന്നതൊക്കെ അനുഷ്ഠിക്കണം. അതാണ് ശമദമാദികൾ, അതെല്ലാം വേണം. നേരത്തെ പറഞ്ഞല്ലോ അതിനാണ് സാധന ചതുഷ്ടയ സമ്പത്തി എന്ന് പറഞ്ഞത്. ഇതെല്ലാം കൊണ്ട് സമ്പന്നമായിരിക്കുന്ന മനസ്സ്, അങ്ങനെയുള്ള ഒരു മനസ്സ് ആത്മദർശനേ കരണം, അതാണ് ആത്മദർശനത്തിന് ഉപകരണമായിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മനസ്സിൽ ആത്മദർശനം ഉണ്ടാകും, ആത്മസാക്ഷാത്കാരം അതുണ്ടാകുന്നു എന്നർത്ഥം. ഇവിടെ പറഞ്ഞ മീമാംസകന് അവന്റെ കയ്യിൽ ശാസ്ത്രം ഉണ്ടായിരുന്നു, പക്ഷെ ഈ പറയുന്ന തരത്തിൽ ശാസ്ത്ര താല്പര്യത്തെ മനസ്സിലാക്കി ഒരു ഗുരു ഉപദേശിക്കാനുണ്ടായിരുന്നില്ല. മീമാംസകന് ഗുരു ഉണ്ടായിരുന്നു, പക്ഷെ ആ ഗുരു ശാസ്ത്ര താല്പര്യമല്ല ഉപദേശിച്ചത്. ആത്മീയകത്വം, അകർത്തൃത്വം തുടങ്ങിയ വിജ്ഞാനമല്ല ഉപദേശിച്ചത്. അതുകൊണ്ട് അവൻ അങ്ങനെ ഒരു ബോധം ഉണ്ടായില്ല. ആത്മാവ് തന്നെ അവൻ കർത്താവായും ഭോക്താവായും കണ്ടു. അത് ശാസ്ത്രത്തിന്റെ കുറ്റമല്ല, ഗുരുവിന്റെ കുറ്റമല്ല എന്നർത്ഥം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മനസ്സ് ആത്മബോധത്തെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ശ്രുതി പറഞ്ഞിരിക്കുന്നത് എന്ത്? മനസ്സാ ഏവ അനുദൃഷ്ടമ്യം. അപ്പൊ ശാസ്ത്രത്തിന് രണ്ടും പറയും. ശാസ്ത്രം എന്ന് പറയുന്നത്, ആധ്യാത്മിക ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു വിഷയത്തെ സമഗ്രമായി പ്രതിപാദിക്കുന്നതാണ്. ഉപനിഷത്തായാലും ശരി, ഗീത ആയാലും ശരി, ഭാഗികമായിട്ടുള്ള അറിവ് നമുക്ക് ദോഷം ചെയ്യും. ഒരിടത്ത് പറയും എന്താണ്? യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യം മനസാസഹ. മനസ്സിന് ചെന്ന് പറ്റാൻ കഴിയാത്തടമാണ് അതെന്ന് പറയും. മനസ്സിനൊരിക്കലും ഇതിനെ അറിയാനൊക്കത്തില്ല. വേറെടുത്ത് പറയും, ദൃശ്യതേതു അഗ്നിയ ബുദ്ധ്യ സൂക്ഷ്മയ സൂക്ഷ്മദർശിഭി. ഇവിടെ പറയുന്നു മനസ്സ ഏവാനുദൃഷ്ടവ്യം, മനസ്സുകൊണ്ട് തന്നെയാണ് ഇതിനെ അറിയേണ്ടത്. അപ്പൊ ഇതിനെക്കുറിച്ചൊരു പൂർണ്ണമായ കാഴ്ചപ്പാടില്ലെങ്കിൽ ഇതിന് നമ്മൾ കാണുന്നത് വൈരുദ്ധ്യം. ഒരിടത്തും മനസ്സുകൊണ്ട് ഇതിനറിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വേറെടുത്തും മനസ്സുകൊണ്ടാണ് ഇതിനറിയേണ്ടതെന്ന് പറഞ്ഞ് ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണെന്ന് തോന്നുന്നു. കാരണം ശാസ്ത്രത്തിൽ കാര്യങ്ങളെ എപ്പോഴും സാപേക്ഷമായിട്ട് വിശദീകരിക്കാൻ കഴിയും, സാപേക്ഷ തലത്തിൽ എപ്പോഴും വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ടാണ് ഉത്തരമീമാംസയുടെ വിചാരത്തിൽ തന്നെ വിരോധ പരിഹാരം, പരസ്പര വിരോധങ്ങളെ പരിഹരിക്കുക, പരസ്പര വൈരുദ്ധ്യങ്ങളെ പരിഹരിക്കുക. ശ്രുതിവാക്യങ്ങളിൽ മൊത്തം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വൈരുദ്ധ്യങ്ങൾ കാണും, അതിനെ പരിഹരിച്ചു പോവുക, പരിഹരിച്ച് അതിന്റെ താല്പര്യത്തെ എടുക്കുക. ഈ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഓരോ മനസ്സിന്റെയും ഓരോ ജീവന്റെയും അന്ധകരണങ്ങളിൽ നിലനിൽക്കുന്നതാണ്. ജീവൻ സഹജമായിരിക്കുന്നതാണ് ഈ വൈരുദ്ധ്യങ്ങൾ. അതായത് സംസ്കരിക്കപ്പെട്ട മനസ്സ് ഒരു ജീവന്റെ ഇരിക്കുന്നു, വേറെ ജീവനിൽ അങ്ങനെ സംസ്കരിക്കാത്ത മനസ്സിരിക്കുന്നു. ശാസ്ത്രം ഉപദേശിക്കുമ്പോൾ രണ്ട് മനസ്സിനെയും കണക്കിലെടുക്കുന്നു. സംസ്കരിക്കാത്ത മനസ്സിനെ സംസ്കരിക്കാൻ പറയുന്നു, സംസ്കരിച്ച മനസ്സിന് വേണ്ടി ഒരു ഉപദേശം കൊടുക്കുന്നു, സംസ്കരിക്കാത്ത മനസ്സിന് വേണ്ടി വേറെ ഉപദേശം കൊടുക്കുന്നു. ഈ വിരോധങ്ങളെല്ലാം വരുന്നത് സമന്വയത്തിലൂടെ പരിഹരിക്കണം. വിരോധങ്ങളെന്ന് പറഞ്ഞ് രണ്ടിനെയും തള്ളിക്കളയല്ല, ഇത് ശരിയല്ല. കാരണം മനസ്സുകൊണ്ട് അറിയണമെന്ന് ഒരിടത്ത് പറഞ്ഞു, വേറെടുത്ത് പറഞ്ഞ് മനസ്സുകൊണ്ട് പരിഹരിക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് രണ്ടും ശരിയല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ല. അതിനാണ് സമന്വയാധികരണം ഉത്തരമീമാംസയിൽ വന്നിരിക്കുന്നത്. സമന്വയിച്ച് മനസ്സിലാക്കുക, ഇതിന് രണ്ടിനും പ്രസക്തിയുണ്ട്. ഈ വിരോധങ്ങളെല്ലാം എന്തിനെ ആശ്രയിച്ച് നിൽക്കുന്നു? അധികാരികളെ ആശ്രയിച്ച് നിൽക്കുന്നു. ഗീതാശാസ്ത്രം തന്നെ നമ്മൾ മനനം ചെയ്യുമ്പോൾ എവിടെയെല്ലാം മുമ്പ് പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായി വരുന്നുണ്ടോ അവിടെയെല്ലാം മനസ്സിലാക്കിക്കൊള്ളു എന്താണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഭിന്ന ഭിന്ന അധികാരികളെ ഉദ്ദേശിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇത് മുഴുവൻ അബദ്ധമാണെന്ന് നമുക്ക് തോന്നുന്നു. ഈ ശാസ്ത്രമേ അബദ്ധം, ആത്മീയ മാർഗമേ അബദ്ധം, ഗുരു അബദ്ധം, ഇങ്ങനെയെല്ലാം തോന്നുന്നു. അത് പരിഹരിക്കണമെങ്കിൽ അത് അതാ സമയത്ത് തന്നെ മനസ്സിലായിക്കോളും. അതുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നേരത്തെ അങ്ങനെ പറഞ്ഞെന്തോ പിന്നെ ഇവിടെ ഇങ്ങനെ പറഞ്ഞെന്തോണ്ട്? അങ്ങനെ പറഞ്ഞത് വേറൊരാൾക്ക് വേണ്ടി, ഇങ്ങനെ പറഞ്ഞത് വേറൊരാൾക്ക് വേണ്ടി. ഇതിനെല്ലാം ഒരാളല്ല അധികാരി, ജീവന്മാരനന്തമാണ്. ഈ ശാസ്ത്രത്തിന് അനന്തമായ അധികാരികളാണുള്ളത്. അപ്പോൾ ഇതിൽ അനന്തമായ ആശയങ്ങൾ പറയും ശാസ്ത്രം. അത് ഒരാൾക്ക് യോജിക്കുന്നത് വേറൊരാൾക്ക് യോജിക്കാതെ വരുമ്പം വൈരുദ്ധ്യം വരും. അതിനെ നമ്മൾ ആ വിരോധങ്ങളെ പരിഹരിച്ച് സമന്വയത്തിലൂടെ മനസ്സിലാക്കണം. ഇവിടെ ശാസ്ത്രം പൂർണ്ണമാകും. അപ്പൊ ശാസ്ത്രത്തെ അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളണം എന്നർത്ഥം, ഭാഗികമായി ഉൾക്കൊള്ളരുത്. അതുകൊണ്ടാണ് പൂർവമീമാംസയും ഉത്തരമീമാംസയും ചേർന്ന് ഒറ്റ ശാസ്ത്രമായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു ശാസ്ത്രമാണ്, രണ്ടല്ല. പൂർവപക്ഷവും സിദ്ധാന്തവും കൂടി ചേരുമ്പോഴേ ശാസ്ത്രം പൂർണ്ണമാകത്തുള്ളൂ. നമ്മൾ പറയും എന്താണ് പൂർവപക്ഷം തള്ളിക്കളയേണ്ടത്, സിദ്ധാന്തം സ്വീകരിക്കേണ്ടത് എന്ന് സാധാരണഗതിയിൽ പറയും. പക്ഷേ അത് അന്തിമമല്ല. സിദ്ധാന്തം പൂർണ്ണമാകുന്ന ഇപ്പോ പൂർവപക്ഷവും അതും കൂടെ ചേരുമ്പോഴാണ്, രണ്ടും കൂടെ ചേർന്ന് പൂർണ്ണമാകുമ്പോഴാണ് ശാസ്ത്രം പൂർണ്ണമായിത്തീരുന്നത്. അതാണ് അതിന്റെ സമഗ്രത. അപ്പൊ ശാസ്ത്രത്തെ അതിന്റെ സമഗ്രതയിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ സംശയമില്ല. ആ സമഗ്രതയെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് ശാസ്ത്രത്തെ ചിന്തിക്കുന്നവന് ശാസ്ത്രത്തിൽ സംശയമില്ല, ശാസ്ത്രം ഗ്രഹിക്കുന്നതിന് വൈഷമ്യമില്ല, പ്രയാസമില്ല. പലർക്കും ഭാഷ്യം ഇതെല്ലാം കേൾക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, മനസ്സിലാകുന്നുണ്ട്. മനസ്സിലാകുന്നില്ലെന്നാണ്, പുറത്തെവിടെ ആകുന്നുണ്ട്, മനസ്സിന് മാത്രമാകുന്നില്ല. എന്തുകൊണ്ട്? ഇതിന്റെ താല്പര്യം, ആത്യന്തികമായ താല്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന്റെ ഓരോ ഭാഗങ്ങളും ശ്രവിച്ചു കഴിഞ്ഞു, ഇതിന്റെ സമഗ്രതയെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് ഇതിന്റെ അംശങ്ങളെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ഒരു സംശയം മനസ്സിൽ വരത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സംസ്കൃതം മനഃ, സംസ്കൃതമായ ഒരു മനസ്സ്. ആ മനസ്സ് ആത്മദർശനത്തിൽ ശാസ്ത്രം എന്ന് പറയുന്ന ഒരിക്കലും നമ്മുടെ സംശയത്തെ വർദ്ധിപ്പിക്കുന്നതല്ല, മനസ്സ് നമ്മുടെ സംശയങ്ങളെല്ലാം പാടെ ദൂരീകരിക്കുന്നതാണ്. ആ രീതിയിൽ ഇതിനെ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ കയ്യിലൊരു വസ്തു കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രയോജനം. ഇത് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു, അതിനെ ഉപയോഗപ്പെടുത്തുന്നതിൽ മുഖ്യമായത് എന്താണ്? അതിന്റെ സമഗ്രതയെ അതിന്റെ പൂർണ്ണതയെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ അത് സമന്വയാത്മകമായിരിക്കും, വിരോധങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്, മനസ്സുകൊണ്ട് തന്നെ ആണ് ഈ ആത്മാവിനെ അറിയേണ്ടത് എന്നിവിടെ പറഞ്ഞിരുന്നു. ആത്മദർശനെ കരണം എന്ന് പറഞ്ഞ് ഭാഷകാരൻ ആ വിഷയത്തെ അവസാനിപ്പിക്കുകയാണ്. അപ്പം മനസ്സ് അല്ലെങ്കിൽ ശാസ്ത്രം ആത്മബോധത്തിന് ഉപായമാണ്, അതാണ് ഇവിടെ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചത്. തുടർന്ന കാര്യം നമ്മൾ തുടർന്ന് ചർച്ച ചെയ്യും. ശിഷ്യത്തെ ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.